ശ്രീമദ്ഭഗവത്ഗീത ശങ്കരഭാഷ്യം അധ്യായം 2 40-ാമത്തെ ശ്ലോകം. നിഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതി സ്വല്പമപ്യസ്യ ധർമ്മസ്യ പ്രായതേ മഹതോ ഭയാത്. ശങ്കരഭാഷ കിഞ്ചന്യത് മാത്രമല്ല വേറെയുമുണ്ട് പറയാം. കർമ്മയോഗത്തിന്റെ സവിശേഷതകളെ കുറിച്ച് പറയുന്നതിന് വേറെയുണ്ട്. നമ്മളത് വളരെ ചർച്ച ചെയ്തതാണ്. നേഹ മോക്ഷമാർഗേ കർമ്മയോഗേ അഭിക്രമനാശ അഭിക്രമണം അഭിക്രമ പ്രാരംഭ തസ്യ നാശോ നാസ്തി യഥാ കൃഷ്യാദേഹി. അതിനെ വ്യാഖ്യാനിക്കുകയാണ് മോക്ഷമാർഗേ. ഇഹ എന്ന് വെച്ചാൽ മോക്ഷമാർഗത്തിൽ. മോക്ഷമാർഗമാണെങ്കിൽ ഇവിടെ എന്താണ് ചർച്ച ചെയ്യുന്നത്? കർമ്മയോഗി. കർമ്മയോഗമാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് കർമ്മയോഗമാകുന്ന ഈ മോക്ഷമാർഗത്തിൽ അഭിക്രമനാശം പ്രത്യവായം അടുത്ത് പറയുന്നു. ഇതെല്ലാം കൂടുതലും വൈദിക കർമ്മങ്ങളുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്ന പദങ്ങളാണ്. അഭിക്രമനാശം എന്താണ്? അഭിക്രമണം എന്ന് പറഞ്ഞാൽ അഭിക്രമഹ എന്ന് വ്യാഖ്യാനിക്കുന്നു. പ്രാരംഭം. തസ്യ നാശോ നാസ്തി, അതിന്റെ നാശം സംഭവിക്കുന്നില്ല. യഥാ കൃഷ്യാദേഹി, കൃഷിയും മറ്റും എന്താണ്? കൃഷി ചെയ്യുന്നു. അതിനഭിക്രമനാശം സംഭവിക്കാം. പ്രാരംഭം കുറച്ച് ചെയ്ത് അവസാനിപ്പിച്ച് പൂർത്തിയാക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നശിച്ചു, ഒഴുത് പിന്നീട് വരച്ചില്ല, കൃഷിക്ക് നാശം വരും. ഏതച്ച് അതിന് പിന്നീട് വേണ്ട ശുശ്രൂഷയൊന്നും ചെയ്തില്ല, അത് നശിച്ചു. അതായത് ഭാഗികമായി ചെയ്ത് പൂർത്തിയാകുന്നു കഴിഞ്ഞാൽ ആ കർമ്മങ്ങളെല്ലാം നശിക്കും, ഫലത്തെ കൊടുക്കുന്നില്ല, ശരിയായ ഫലത്തെ കൊടുക്കുന്നില്ല. അപ്പോൾ ലൗകികമായ കർമ്മങ്ങൾക്കും വൈദികമായ കർമ്മങ്ങൾക്കും അഭിക്രമനാശം സംഭവിക്കും. വൈദിക കർമ്മം ഒന്ന് ചെയ്തു അത് പൂർത്തിയായില്ല, അതിൻ്റെ അംഗങ്ങളോടുകൂടി അത് പറഞ്ഞ രീതിയിൽ, അത് വേദത്തിൽ വിരിച്ചിരിക്കുന്ന രീതിയിൽ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, പകുതി വെച്ച് നിർത്തേണ്ടി വന്നു. അവിടെ അഭിക്രമനാശം സംഭവിക്കുന്നു. തുടങ്ങി വെച്ചിട്ട് അത് പൂർത്തിയാക്കാതെ ഇരുന്നാൽ വരുന്ന നാശം, അതാണ് അഭിക്രമനാശം. അതുപോലെ യോഗവിഷയെ അടുത്ത് പറയുന്നു. പ്രാരംഭസ്യ അനേകാന്തിക ഫലത്വ വ്യത്യസ്ത. മറ്റ് കർമ്മങ്ങൾക്കെല്ലാം വരുന്ന ഒരു ദോഷം ഇതാണ്, അനേകാന്തിക ഫലം, അനിശ്ചിത ഫലം. കർമ്മം പൂർത്തിയായില്ലെങ്കിൽ ഫലം ഉണ്ടാകുന്നുണ്ട്, പക്ഷേ കർമ്മയോഗത്തിന് അങ്ങനെ സംഭവിക്കുന്നില്ല. യോഗവിഷയെ പ്രാരംഭസ്യ അനേകാന്തിക ഫലത്വം, അതിന് അനേകാന്തിക ഫലത്വം വരുന്നു. എന്തുകൊണ്ട്? അടുത്ത് പറയുന്നത് നാഭി ചികിത്സാവത് പ്രത്യവായു വിദ്യതേ. പ്രത്യവായു വിപരീത ഫലം. സാധാരണ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നവർ ഉദ്ദേശിക്കുന്നത് പുണ്യത്തിന് വേണ്ടിയിട്ടാണ്. വിപരീത ഫലം വരിക, പാപം വരിക. യോഗ വിഷയത്തിലൂടെ കർമ്മയോഗത്തെ സംബന്ധിച്ച് നാഭി ചികിത്സാവത് പ്രത്യവായു. ചികിത്സ അതൊരു പ്രവൃത്തിയാണ്, ഒരു കർമ്മമാണ്. വൈദ്യൻ ചികിത്സിക്കുന്നു. പ്രത്യവായം വരാം, വിപരീത ഫലം വരാം. രോഗം ശമിപ്പിക്കുന്നതിന് വേണ്ടി ചികിത്സിച്ചു, രോഗം മൂർച്ഛിച്ചു, അതാണ് വിപരീത ഫലം. ചികിത്സയിൽ അങ്ങനെ സംഭവിക്കാം, പക്ഷെ ഇവിടെ അത് സംഭവിക്കുന്നില്ല. പ്രത്യവായം വിപരീത ഫലം, അതും ഉണ്ടാകുന്നില്ല. പിന്നെന്താണ് സംഭവിക്കുന്നത് യോഗത്തിൽ, കർമ്മയോഗത്തിൽ? കിന്തു സ്വൽപ്പമതി അഭിയാസ്യ ധർമ്മസ്യ യോഗധർമ്മസ്യ അനുഷ്ഠിതം ത്രായുതേ രക്ഷതി മഹത ഭയാ സംസാര ഭയ ജന്മമരണാദി ലക്ഷണാത്. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായുതേ മഹതോ ഭയാ. ഇത് ഇവിടുത്തെ ഒരു പ്രധാന ഉദ്ദേശമാണ്. യോഗത്തെ തന്നെ ഇവിടെ വിശേഷിപ്പിക്കുന്ന എന്താണ്? അത് മഹതഹ ഭയ, മഹത് ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അങ്ങനെ ഒരു സംശയം ഇവിടെ വരാൻ കാരണം, ഒരാ ഇതേ വിഷയം തന്നെ യോഗഭ്രഷ്ടനെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്തും വരും. ഇവിടെ ഒരാൾ കർമ്മയോഗം, കർമ്മത്തെ യോഗമായി അനുഷ്ഠിക്കുന്നു. അങ്ങനെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക, അയാൾക്കത് ആ ജന്മത്തിൽ തന്നെ അയാൾക്ക് ചിത്തശുദ്ധി നേടുന്നതിനോ ജ്ഞാനപ്രാപ്തിക്കോ ഒന്നും കഴിഞ്ഞില്ല, അയാൾ മരിച്ചു പോകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും അയാൾക്ക് ഫലത്തെ നൽകുന്നത്? അതാണ് ഇവിടെ പറഞ്ഞത്. സ്വൽപ്പമൊക്കെ അസ്യ ധർമ്മസ്യ. രണ്ടു തരത്തിലൊരാൾ, ഒന്നയാൾ കർമ്മയോഗ നിഷ്ഠയിലേക്ക് തന്നെ പ്രവേശിച്ച് തുടർന്നുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ അവിടെ ജന്മശേഷം കുറവായിരുന്നു, മരിക്കുന്നു. ഈ ചെയ്തത് അത് അടുത്ത ജന്മത്തിലേക്ക് ഉപകരിക്കുന്നു, നാശം വരുന്നില്ല. ബാക്കി ചെയ്താൽ മതി അടുത്ത ജന്മത്തിൽ. അത് ഒരു കൂട്ടർക്ക് സംഭവിക്കും. വേറൊരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം കർമ്മയോഗത്തിൽ അയാൾ പ്രവേശിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പൂർവവാസന ഉണ്ടോ, എന്തെങ്കിലും പ്രാരബ്ധ വിശേഷം കൊണ്ടായാൽ അതിനൊന്നും ഭ്രംശിച്ചു പോകുന്നു, മാറിപ്പോകുന്നു. കർമ്മയോഗം എല്ലാം വിടുന്നു, ആശ്രമത്തിലേക്ക് വരുന്നു, വലിയ ആവേശത്തോടുകൂടി കർമ്മയോഗം ചെയ്യുന്നു, അതേ ആവേശത്തോടുകൂടി പുറത്തേക്കും പോകുന്നു. നമ്മൾ കാണാറുണ്ടല്ലോ, പെട്ടെന്ന് എല്ലാം വലിയ ആവേശത്തിലായി. കൂടുതൽ ആവേശം ആദ്യം കാണിക്കുന്നവർക്ക് പോകുന്നത് അതേ ആവേശത്തിലായിരിക്കും. അങ്ങനെ സംഭവിക്കുന്നു യോഗഭ്രഷ്ടമാരെന്ന് പറയും. കർമ്മയോഗത്തിൽ നിന്ന് അങ്ങനെ ഭ്രംശിച്ചു പോയാലും യോഗഭ്രഷ്ടൻ തന്നെ. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? വാസനകൾ. പുണ്യം അത് അനുകൂലമായി വരുമ്പോൾ അത് സാംഖ്യശാസ്ത്രത്തിൽ യോഗശാസ്ത്രത്തിലെല്ലാം പറയും. പുണ്യം എന്ന് പറയുന്നത് സത്വഗുണത്തിന്റെ പരിണാമമാണ്. അതിങ്ങനെ ഗുണങ്ങളെപ്പോഴും പരിണമിച്ച് മാറിക്കൊണ്ടേയിരിക്കും. എവിടെയാണ് പരിണാമങ്ങൾ മാറ്റം സംഭവിക്കുന്ന? അന്ധകരണത്തിൽ. അതിന് കർമ്മ വിഭാഗം എന്ന് പറയും. കർമ്മ വിഭാഗം അനുസരിച്ചിട്ടാണ് ഈ പുണ്യവും പാപവും അന്ധകരണത്തിൽ പരിണമിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരാളിൽ പുണ്യം പ്രകടമായി വരുമ്പോൾ, ഫലം കൊടുക്കാൻ ആരംഭിക്കുമ്പോൾ അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുണ്ടാവും. ആധ്യാത്മിക കാര്യങ്ങളും മറ്റും ജിജ്ഞാസയുണ്ടാവും. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഇത് പരിണമിച്ച് മാറുന്നുമുണ്ട്. പാപത്തിനും പരിണമിക്കുന്നതിനുള്ള ഒരു അവസരം ഇവിടെ കിടപ്പുണ്ട്. പൂർവ്വ പുണ്യങ്ങളും പൂർവ്വ പാപങ്ങളും എല്ലാം കിടക്കുകയാണ് അന്ധകരണത്തിൽ. അങ്ങനെ പരിണമിച്ച് പുണ്യ പരിണമിച്ച് കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പാപവും പരിണമിച്ചു വരുന്നത്. ഒന്നിനൂടെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഏതിനാണോ ആധിക്യം അത് കുറച്ചു സമയം തുടർന്ന് നീക്കും, പാപം പരിണമിച്ചവർ. അത് വരുമ്പോൾ ഇതിനോടുള്ള അഭിരുചി കുറയും, താല്പര്യം കുറയും. ഈ മാർഗത്തിൽ നിന്ന് ഭ്രംശിച്ചു പോകും. ഇതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്നുള്ള മാത്രമല്ല, യോഗശാസ്ത്രത്തിൽ പറയുന്നത് വ്യാസം പറയുന്നത് പ്രതിക്ഷണം സംഭവിക്കുന്നു എന്നാണ്. ഒരു വ്യക്തിയുടെ മനസ്സിൽ പ്രതിക്ഷണം ഈ പരിണാമം, കർമ്മവിഭാഗം അനുസരിച്ചുള്ള പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നിമിഷം അതിൽ പുണ്യം വരികയാണെങ്കിൽ അടുത്ത നിമിഷം പാപം വരാം, വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതിനനുസരിച്ച് വികാര വിചാരങ്ങളെല്ലാം, സ്ഥൂലമായി പ്രകടമായി വരുന്ന വികാര വിചാരങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരാൾക്ക് ഏത് സമയവും ആർക്കും ഇതിൽ നിന്ന് ഭ്രംശം സംഭവിക്കാം. നമ്മളൊരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സാത്വികനാണ്, വളരെ പരമസാത്വികനാണെന്ന് പറയുന്ന വ്യക്തിയിലും താമസ രാജസ്വഭാവങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. ഏത് സമയം അത് പരിണമിച്ചു വരാം. പിന്നെ ഒരാളെ സാത്വികനെന്നും മറ്റും പറയുന്നത് എന്തുകൊണ്ട്? ആധിക്യം കൊണ്ട്. പ്രാധാന്യേന വിപതി സാധവും എന്നൊരു ന്യായം പറയും എൻ്റെ അടുത്ത്. ഒരാളിപ്പോ സാത്വികൻ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അയാൾ സത്വഗുണം മാത്രം ഉള്ളൂ എന്നല്ല, അങ്ങനെ ഒരാളെ കിട്ടത്തില്ല. സത്വഗുണം മാത്രമുള്ള ഒരാളെ കിട്ടത്തില്ല, ഒരു ജീവനെ കിട്ടത്തില്ല. ഒരു ജീവന്റെ അന്ധകരണത്തിന് സത്വഗുണം മാത്രം അങ്ങനെ കിട്ടത്തില്ല. കാരണം അന്ധകരണം എന്ന് പറയുന്നത് തന്നെ സത്വന്റെ തമസ് ഒന്നും കൂടിയതാണ്. എന്നാലും ഒരാളെ നമ്മൾ സാത്വികനെന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു? ഇവിടെ ഇനി പറയും, ദേവീഭാവം ആസുരീഭാവം ഇവിടെയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പറയും. എന്തുകൊണ്ടത് പറയുന്നു? പ്രാധാന്യം കൊണ്ട്. സാത്വികന്മാരുടെ അന്ധകരണത്തിൽ സത്വഗുണ പരിണാമത്തിനായിരിക്കും പ്രാധാന്യം, അതുകൊണ്ട് പറയുന്നു. അതുകൊണ്ട് രാജസ്വ താമസഭാവങ്ങൾ ഇല്ലാന്നില്ല, അത് ഏത് സമയവും വരാം. പിന്നെ ഇവിടെ അഭ്യാസം കൊണ്ടൊരാള് ആ ചിത്തശുദ്ധി എന്ന് പറയുന്നതാണ് രാജസ്വ താമസഭാവങ്ങളെ ആ പരിണാമത്തിന് അനുവദിക്കുന്നില്ല. അതാ വാസ്തവം സംഭവിക്കുന്നു, അതിനെ തടയുന്നു. അവ സാത്വിക പരിണാമം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് ആധ്യാത്മിക വിഷയങ്ങളിലെല്ലാം താല്പര്യം ഉണ്ടാകും. അതാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത്. പുണ്യം രണ്ടു തരത്തിൽ ഉപകരിക്കുന്നു. പുണ്യം എന്ന് പറയുന്നത് അന്ധകരണത്തിന്റെ സാത്വിക പരിണാമമാണ്. ഒന്നത് സ്വർഗാദിസുഖങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു, സ്വർഗാദി ലോകങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അതിനോടുകൂടി കാമന കൂടി ചേരുമ്പോൾ, യോഗബുദ്ധിയോടുകൂടി അനുഷ്ഠിക്കുമ്പോഴും ഉണ്ടാകുന്ന ഇവിടെ പുണ്യം തന്നെ, അത് ഈ രാജസ്വ താമസ പരിണാമങ്ങളെ തടയും, സാത്വിക പരിണാമത്തെ അന്ധകരണത്തിൽ നിലനിർത്തും. പക്ഷെ എന്നാലും അവിടെ കിടപ്പുണ്ട്. ഈ രാജസ്വ താമസ ഗുണങ്ങൾ കിടപ്പുണ്ട്. അപ്പൊ അന്ധകരണം ഇവിടെ ഉണ്ടെങ്കിലും ഈ പരിണാമ വിശേഷമുണ്ട്. അപ്പൊ ചിലർ ചോദിക്കുന്ന ഞാനിവിടെ അന്ധകരണത്തിലുണ്ടോ? പേടിക്കരുത്, അവിടെയുണ്ട്, അവിടെയുണ്ടാവും. നമ്മൾ ധരിച്ചിരിക്കുന്നെങ്കിലും അത് കണ്ണാടി പോലെ വളരെ ശുദ്ധമാണ്. അതിൻ്റെ അകത്ത് ഇതെല്ലാം വരുമോ? രാജസ്വ താമസഭാവങ്ങൾ വരാൻ, ജ്ഞാനത്തിന് തടസ്സമല്ലാത്ത രാജസ്വ താമസഭാവങ്ങൾ എവിടെയും. അപ്പോൾ ഉടനെ അതിനും അപകടം പിടിച്ച ചോദ്യമാണ് വരുന്നത്. അപ്പം ജ്ഞാനിക്ക് ദുഃഖം ഉണ്ടാവുമോ? ചോദ്യം വിവാദം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ പറയാതെ നിവൃത്തിയില്ല, ദുഃഖമുണ്ടാവും, സന്തോഷമുണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. ഇവിടെ അന്ധകരണത്തിൽ അതൊന്നും ഞാൻ ബാധിക്കുന്നില്ല, പക്ഷെ അന്ധകരണമുണ്ടോ അവിടെ എല്ലാം ഉണ്ടാവും. അത് ഒരു ലൗകികന്റെ സുഖദുഃഖങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. പക്ഷെ അതിനെല്ലാം അവിടെ സ്ഥാനമുണ്ട്. അന്ന് ഞാനീ ബാധിക്കുന്നില്ല, പക്ഷെ അതെല്ലാം എപ്പോ അന്ധകരണമുണ്ടോ, എപ്പോ അവിടെ അത് നിലനിൽക്കുന്നുവോ അതുവരെ. ഇല്ലെങ്കിൽ നമുക്ക് പറയേണ്ടി ഒന്നുമില്ല, ജ്ഞാനിയിൽ അന്ധകരണവുമില്ല. നേരത്തെ പറഞ്ഞല്ലോ, ജ്ഞാനിയിൽ കാണുന്ന കർമ്മം കർമ്മമല്ല എന്ന് പറഞ്ഞാലും നമുക്ക് പറയേണ്ടി വരും എന്താണ്? അവിടെ അന്ധകരണമില്ല, മനസ്സില്ല, ബുദ്ധിയില്ല, ഒന്നുമില്ല, ആത്മാവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ ഇതിനേക്ക് ആരോപിക്കുമ്പോൾ അവിടെ ഇതെല്ലാം ഉണ്ട്. ഒരു ലൗകിക അന്ധകരണത്തിൽ നിന്നും വിലക്ഷണമായിട്ട് ഇതെല്ലാം അവിടെ ഉണ്ട്. അതുകൊണ്ട് ഒരു ജ്ഞാനിയുടെ മനസ്സിൽ പോലും അന്ധകണ്ഠത്തിൽ പോലും ഈ സത്വരജസ്തമ, അതും സത്വരജസ്തമാത്മകമാണ്, അതിന് ഈ പരിണാമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു സാധകന്റെ അന്ധകണ്ഠത്തെക്കുറിച്ച് പറയാനുള്ളൂ. അവിടെ ഈ സാത്വികമായ പരിണാമം സംഭവിക്കുമ്പോൾ ഉടൻ രാജസ താമസ പരിണാമങ്ങൾക്കുള്ള സാധ്യത അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത സ്ഥിതപ്രജ്ഞ ലക്ഷണത്തെ കുറിച്ച് പറയും പറയും. ഇന്ദ്രിയാണി പ്രമാധീൻ ഹരന്തി പ്രസുഭം മന. ഒരു സ്ഥിതപ്രജ്ഞനെ കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, ഇന്ദ്രിയാണി പ്രമാധീൻ, ഇന്ദ്രിയങ്ങൾ ഇളകുന്ന സ്വഭാവത്തോടുകൂടിയതാണ്, അതാരെയും വിടത്തില്ല. ശരീരത്തോടുകൂടിയിരിക്കുന്ന ആരെയും അത് വിടത്തില്ലെന്നാണ്. ബലാത്കാരമായി അത് മനസ്സിനെ പിടിച്ചുകൊണ്ടുപോകും. അതുകൊണ്ട് ഒരു സാധകനെ സംബന്ധിച്ച് ഒരു സ്ഥിതപ്രജ്ഞന് പോലും അതിന് കരുതലോടെ ഇരിക്കണമെന്ന് പറയുമ്പോൾ ഒരു സാധകനെ സംബന്ധിച്ച് ഏത് സമയം ഭ്രംശിച്ചു പോവാം. അപ്പോൾ കർമ്മയോഗത്തിൽ നിന്ന് ഭ്രംശിക്കാം. അങ്ങനെ ഒരു കൂട്ടർ, മറ്റൊരു കൂട്ടർ കർമ്മയോഗത്തിൽ തന്നെ തുടരുന്നു, അവിടെ വെച്ച് ജന്മം അവസാനിച്ചു പോകുന്നു. ഇപ്പോൾ രണ്ടു കൂട്ടരുടെ കയ്യിലും കുറച്ച് കാണും ഈ കർമ്മയോഗ അഭ്യാസത്തിന്റെ പുണ്യം. അതിനെന്ത് സംഭവിക്കുന്നു? അതിനെക്കുറിച്ചും യോഗശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഈ കാര്യം. അതായത് ഈ ജന്മത്തിൽ ഒരാൾ കുറച്ച് പുണ്യം സമ്പാദിച്ചു, അടുത്ത ജന്മം എങ്ങനെയായിരിക്കും? പുനർജന്മത്തെ എന്തായാലും ഇവിടെ നിസ്സംശയം അംഗീകരിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും അടുത്ത ജന്മം നിർണയിക്കുന്നത്? ഈ ജന്മത്തിൽ പുണ്യം സമ്പാദിച്ചു, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ഒരാൾ കുറച്ച് പാപം സമ്പാദിച്ചു, അടുത്ത ജന്മത്തിൽ എങ്ങനെയായിരിക്കും? ഈ പുണ്യം അനുസരിച്ചായിരിക്കുമോ, അല്ലെങ്കിൽ ഈ പാപം അനുസരിച്ചായിരിക്കുമോ? അപ്പോൾ അതിനാണ് അവിടെ കർമ്മ വിഭാഗം എന്ന് പറയുന്നത്. അതിന് ഈ പുണ്യവും ഈ പാപവും മാത്രമല്ല. അപ്പോൾ അതിനൊരു നിയമമുണ്ട്, ഈശ്വരീയമായ നിയമം. ഇതുവരെയുള്ള പുണ്യവും ഇതും കൂടെ ചേർത്ത് നോക്കും. അടുത്ത പുണ്യ ജന്മത്തിനാണോ പറ്റിയത്? ഇതിലുള്ള പാപവും ഇപ്പോഴത്തെ പാപവും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് പരിശോധിക്കും. അതിനനുസരിച്ച് അടുത്ത ജന്മം കിട്ടും. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്? സ്വല്പമവി, ഈ ജന്മത്തിൽ അല്പമെങ്കിലും പുണ്യം സമ്പാദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ കർമ്മയോഗത്തിന്റെ പുണ്യം, ചിത്തശുദ്ധിക്ക് ഉപകരിക്കുന്ന പുണ്യം, അങ്ങനെ ശേഖരിച്ചു കഴിഞ്ഞാൽ അത് വരും ജന്മങ്ങളിലേക്ക് ഉപകരിക്കും. മഹതഭയാദി, സംസാര ഭയത്തിൽ നിന്ന് അത് രക്ഷപ്പെടുത്തുന്നു. യോഗഭ്രഷ്ടനെ സംബന്ധിച്ചാണെങ്കിലോ അത് തന്നെ രണ്ടു തരത്തിലുണ്ട്. ഇപ്പൊ ഒരാൾ, ഒരു സാധകനായിരിക്കുന്ന ഒരാൾ, അയാൾ സദാചാരത്തിൽ നിന്നും തെറ്റി ദുരാചാരത്തിലേക്ക് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാലോ അങ്ങനെ പോയി കഴിഞ്ഞാൽ അയാൾ ഈ ജന്മത്തിൽ ആർജിച്ച പുണ്യത്തെക്കാൾ കൂടുതൽ പാപം ആർജിക്കും. അയാളെയും ഈ സംസാര ഭയത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞെങ്കിലും അടുത്ത കാലത്തൊന്നും രക്ഷിക്കത്തില്ല, കാലം പിടിക്കും, സമയം പിടിക്കും. കാരണം ഏതാണോ അധികമുള്ളത് അതിന്റെ ഫലമാണ് ഉടൻ കിട്ടുന്നത്. ആണ് പറഞ്ഞ പഴയ പുണ്യങ്ങളോടും പഴയ പാപങ്ങളോടും ചേർത്ത് വയ്ക്കും, എന്നിട്ട് നോക്കും. അപ്പോൾ ഒരാൾ കുറച്ചു കാലം കർമ്മയോഗത്തിലിരുന്നു, അത് കഴിഞ്ഞ് അതിൽ നിന്നും തെറ്റി, പിന്നീട് അയാൾ കർമ്മയോഗത്തിൽ നിന്ന് പോയി, കർമ്മത്തിൽ നിന്നും പോയി, അകർമ്മത്തിലേക്ക് പോയി, വികർമ്മത്തിലേക്ക് പോയി. കർമ്മയോഗത്തിൽ നിന്നും തെറ്റിയ സാധാരണ പോകുന്ന വികർമ്മത്തിലേക്കാണ്, വിരുദ്ധ കർമ്മങ്ങളിലേക്ക്. അങ്ങനെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൂടുതൽ പാപസഞ്ചയം അതുണ്ടാകും. പുണ്യത്തിന്റെ സ്ഥാനത്ത് പാപസഞ്ചയം. അപ്പൊ അടുത്ത് വരുന്ന ജന്മം എന്ന് പറയുന്നത് നമ്മുടെ സ്മൃതികളിലെല്ലാം പറയുന്നത്, ധർമ്മശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നത്, അങ്ങനെ ഒരാൾ തെറ്റിക്കഴിഞ്ഞാൽ അയാൾ പിന്നെ മലത്തിലെ കൃമിയായി ജനിക്കുന്നതാണ് വളരെ കാലം. ഇതേ ഭാഷയിൽ തന്നെ പറയുന്നു. അങ്ങനെ കുറെ കാലം അയാളങ്ങനെ ജപി, അയാള് ആരാണോ ഇതിൽ നിന്ന് തെറ്റിപ്പോകുന്നു, തെറ്റി മറുവശത്തേക്ക് പോകുന്നു. അങ്ങനെ അനേക ജന്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ പുണ്യം അയാൾക്ക് അയാളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരും. അതിനകം ആ ജന്മങ്ങളിലൊന്നും അതെന്താണ് കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി മാത്രമുള്ള ജന്മം. പക്ഷി മൃഗാദി ജന്മങ്ങൾ, കൃമികീടാദി ജന്മങ്ങൾ എന്ന് പറയുന്നത് അവിടെ പുണ്യം ആർജിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കർമ്മഫലം അനുഭവിച്ച് തന്നെ അനേക ജന്മങ്ങൾ കഴിയുക. അങ്ങനെ വരുന്ന സ്ഥലത്ത് പോലും ഈ പുണ്യം അവിടെ ശേഷിക്കും. അപ്പൊ കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പുണ്യം ആർജിക്കാൻ ഒക്കത്തില്ല. ആ ദുഷ്കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചു തന്നെ തീരണം. അനേക ജന്മങ്ങളിൽ ദുഷ്കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നശിക്കുന്നു, പാപം നശിക്കുന്നു. പാപം അനുഭവം കൊണ്ട് നശിക്കും, പ്രായശ്ചിത്തം കൊണ്ട് നശിക്കും. അങ്ങനെ പലതരത്തിൽ പാപനാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പാപത്തിന്റെ തീവ്രത അനുസരിച്ചിരിക്കും. തീവ്രമായ പാപമാണെങ്കിൽ അത് അനുഭവം കൊണ്ടേ നശിക്കും. ലഘുവായ പാപങ്ങളാണെങ്കിൽ പ്രായശ്ചിത്തം കൊണ്ട് നശിക്കും. ഈശ്വരാരാധന കൊണ്ട് പാപം നശിക്കുന്നു. അങ്ങനെ പലതരത്തിൽ പാപനാശത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ പാപം ശക്തമാണെങ്കിൽ അത് അനുഭവിച്ചു തന്നെ തീരണം. അപ്പോൾ സന്മാർഗത്തിൽ ഇവിടെ പറയുന്ന കർമ്മയോഗത്തിൽ മറ്റ് സഞ്ചരിക്കുന്ന ഒരാൾ അതിൽ നിന്ന് ഭ്രംശിച്ച് പാപത്തിലേക്ക് പോകുമ്പോൾ അവിടെ പാപം വളരെ ശക്തമാണ്. നമ്മൾ നേരത്തെ ചോദിച്ചല്ലോ, അറിയാതെ ചെയ്യുന്ന പാപം, അറിഞ്ഞു ചെയ്യുന്ന പാപം. ഈ അറിയാതെ ചെയ്യുന്ന പാപങ്ങളിൽ തന്നെ വ്യത്യാസമുണ്ട്. അറിയേണ്ടവൻ അതറിയാതെ ചെയ്യുകയാണെങ്കിൽ അവിടെ പാപത്തിന് ശക്തി കൂടുതലാണ്. പക്ഷിമൃഗാദികളൊക്കെ അറിയാതെ പാപം ചെയ്യുന്നു, അവിടെ പാപം ഫലത്തെ ഉണ്ടാക്കുന്നില്ല, അതോടുകൂടി തീരുന്നു. പാപപുണ്യം അവിടെ ഇല്ല. അവൻ ഏറ്റവും പ്രാകൃതനായവൻ അറിയാതെ ചെയ്യുന്നു, അവൻ ചെയ്യുന്നതൊക്കെ പാപമായിരിക്കും, അവനൊന്നും അറിയുന്നില്ല. പക്ഷെ അറിയാൻ യോഗ്യത ഉള്ളവനാണെങ്കിൽ, അറിയേണ്ടവനാണ് അറിയാതെ ചെയ്യുന്നെങ്കിൽ അവിടെ പാപത്തിന് ശക്തി കൂടും. കർമ്മത്തിന്റെ മൂന്ന് ഗതികളെ കുറിച്ച് പറയുമ്പോൾ ഉപനിഷത്ത് പറയും, ജായസ്വ മ്രിയസ്വ ഇത്യേത തൃതീയം. മൂന്നാമതൊന്നുണ്ട്, അതായത് ജനിക്കുക മരിക്കുക, അതിന്റെ ഇടയ്ക്ക് പുണ്യപാപങ്ങൾ സഞ്ചയിക്കുന്നില്ല. അങ്ങനെ ഒരു ജന്മമുണ്ട്. അപ്പൊ ഈ ഇത്തരം പാപങ്ങൾ ചെയ്യുന്നവര് സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ദുർമാർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ പാപം ഇരട്ടിയായിരിക്കും. അതുകൊണ്ട് ഈ ധർമ്മത്തെക്കുറിച്ചും മറ്റും പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഇത് സാധകന്മാരെ സംബന്ധിച്ച് പറയുന്ന ഒരു സന്ദർഭമാണ്. യതി ധർമ്മ സമുച്ചയം പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ സന്യാസി യതിമാര് സാധകന്മാര് അവരെല്ലാം അവരുടെ ധർമ്മത്തിൽ നിന്ന് വ്യതിചരിച്ചാൽ ലോക വ്യവഹാരം അനുസരിച്ച് എങ്ങനെയാണ്, ഈ ധർമ്മനീതി അനുസരിച്ച് എങ്ങനെയാണ്, രണ്ടു തരത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ലോകവ്യവഹാരമനുസരിച്ച് ഒരു യതി സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ അയാളെ ശിക്ഷിക്കുന്നതിന് രാജാവിന് അധികാരമുണ്ട്. അപ്പൊ സന്യാസിയാണ് എല്ലാത്തിനും മേലെയാണ്. സന്യാസി പിടിച്ച് ജയിലിടാമെന്നൊക്കെ നമ്മൾ ചിന്തിക്കും, അത് ശരിയല്ലെന്ന് പ്രക്ഷോഭം സംഘടിക്കണമെന്നൊക്കെ പറയും. നമ്മുടെ ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ജയിലിടാമെന്നാണ്. ഒരു സന്യാസി ഒരു ഇങ്ങനെ ഒരു മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാള് അതിൽ നിന്ന് വഴിതെറ്റിക്കഴിഞ്ഞാൽ, അയാളുടെ ധർമ്മത്തിൽ നിന്ന് ചുതിയായൊക്കെ സംഭവിച്ചു എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ രാജാവിന് അയാളെ ശിക്ഷിക്കാം, നാട് കടത്താം, കഠിനമായ ശിക്ഷകൾ കൊടുക്കാം എന്നുണ്ട്. അതൊന്ന് വ്യവഹാരികമായി വരുന്നത്. അപ്പോൾ സന്യാസി ഇപ്പോൾ രാജാവ് പൂജിക്കണമെന്നും പറയുന്നുണ്ട്. പൂജിക്കണം, സന്യാസി രാജാവ് പൂജിക്കണം, ബഹുമാനിക്കണം, അതൊക്കെ ചെയ്യാം. പക്ഷെ തെറ്റിക്കഴിഞ്ഞാൽ ശിക്ഷിക്കാനുള്ള അധികാരവും രാജാവിനില്ല. അതുകൊണ്ട് സന്യാസി പിടിച്ച് ജയിലിടാമോ അത് ശരിയാണോ? തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ജയിലിടാം, ഏതൊരു സംശയവും ഇതിനൊക്കെ അതീതനാണ് എന്ന് പറഞ്ഞ ആർക്കും തെറ്റ് ചെയ്യാൻ അവകാശമില്ല. ഇനി മറിച്ച് തെറ്റുണ്ടെങ്കിലേ ഉള്ളൂ, മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് പിടിച്ച് ജയിലിട്ടാൽ അത് വേറെ കാര്യം. അവർ വിഷയത്തെ കൂടെ ചർച്ച ചെയ്യുന്നുകൊണ്ട് പറയുകയാണ്, അഭിക്രമനാശം പ്രത്യവായ സാധകന്മാരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, അങ്ങനെ ഒരാൾ ദുർമാർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾക്ക് വരുന്ന പാപം അത് വളരെ കൂടുതലായിരിക്കും. കാരണം അയാൾ ഇതിനെക്കുറിച്ചൊക്കെ വിവേകമുള്ളവനാണ്, വിവേകമുള്ളതുകൊണ്ടാണ് ഈ മാർഗത്തിലേക്ക് വരുന്നത്, മോക്ഷമാർഗത്തിലേക്ക്, കർമ്മയോഗത്തിലേക്കും മറ്റും വരുന്നത്. അവിവേകം ഇരിക്കുക തന്നെ എന്ത് ചെയ്യുന്നു, അയാൾ വ്യതിചലിക്കുന്നു, വിവേകത്തിൽ നിന്ന് മാറിപ്പോകുന്നു. അപ്പോൾ അയാളിലുണ്ടാകുന്ന പാപം വളരെ അധികരിച്ചിരിക്കും. പിന്നെ അവിടെ പറയുകയാണ്, ഞാൻ അറിയാതെ ചെയ്തതാണെന്ന് പറഞ്ഞാലും രക്ഷയില്ല, അറിയാതെ ചെയ്താലും പാപം ഇരട്ടിക്കും. എന്തുകൊണ്ട്? അതൊക്കെ അറിയേണ്ടതാണ്. വിവേകം ഉപയോഗിച്ച് അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ പാപം കൂടും. പക്ഷേ അതുവരെ ചെയ്തതിന്റെ ഫലം അയാൾക്കുണ്ടാവും. പക്ഷേ പാപാനുഭവത്തിന് ശേഷം, പാപം അനുഭവിച്ച് പാപം നശിച്ചതിന് ശേഷം പിന്നീട് വരും. പിന്നെ ആ പാപത്തെ നശിപ്പിക്കുന്നതിന് പശ്ചാത്താപം, പ്രായച്ചിത്തം, ഇതെല്ലാം കൊണ്ട് പാപം നശിക്കുമെന്ന് പറയുന്നു. അതെല്ലാം കൊണ്ട് പാപം നശിക്കുന്നു. അങ്ങനെ പാപം നശിക്കാതിരിക്കുന്നിടത്തോളം കാലം ശിഷ്യന്മാരെ കുറിച്ച് അത് കേട്ടിട്ടില്ല. ഗുരുനിന്ദ ചെയ്തപ്പോൾ അറിഞ്ഞല്ല, അറിയാതെ ഗുരുവിനെ നിന്ദിച്ചിട്ട് അതിന് പ്രായശ്ചിത്തമായിട്ട് ഉമ്മിത്തി ഇരുന്ന് ഇരിഞ്ഞു പോയ പലരുടെയും കഥ പറയുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തില്ല, അറിയാതെ ഒരു ഗുരുവിനെ നിന്ദിച്ചിട്ട് സ്വയം അതിന്റെ ധർമ്മശാസ്ത്രങ്ങളെ പരിശോധിച്ച് എന്താണ് ഇതിന്റെ പ്രായശ്ചിത്തം, ഉമ്മിത്തിയിൽ ഇരുന്ന് ഇരിക്കുക. അങ്ങനെ ഉമ്മിത്തിയിലിരിഞ്ഞ പല ശിഷ്യന്മാരുടെയും കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അറിയാതെ ചെയ്തതിനും പാപമുണ്ട്, അതുകൊണ്ടാണ് പ്രായശ്ചിത്തം അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടെന്താണ്, ആ പാപം അതോടുകൂടി തീരുന്നു, ആ അനുഭവത്തോടുകൂടി പാപം മുഴുവൻ ഇരിഞ്ഞു തീരുന്നു. പിന്നീട് പുണ്യം അനുസരിച്ച് അടുത്ത ജന്മം വരുന്നത് പുണ്യം പ്രവർത്തിച്ചോളാം. അതറിയാതെ ചെയ്തതിനുകൂടിയാണ് ഇങ്ങനെ പ്രായശ്ചിത്തം പലരും ചെയ്തിട്ടുള്ളത്. അപ്പൊ അറിഞ്ഞു ചെയ്താലോ? അപ്പൊ കർമ്മയോഗത്തിൽ ഇവിടെ പറയുമ്പോൾ സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ, ഇതിന്റെ ധർമ്മം, ഈ ധർമ്മം കുറച്ച് തന്നെ ഉണ്ടെങ്കിൽ അത് സംസാരത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറയുമ്പോൾ ചിലർക്ക് തെറ്റിദ്ധാരണ തോന്നും. അപ്പൊ ഇതുവരെ ആയിക്കഴിഞ്ഞു, കുറച്ചായിക്കഴിഞ്ഞു, ഇത് തന്നെ രക്ഷിക്കും. അപ്പൊ ഇനി ഈ വഴിക്ക് പോകണ്ട, പോയില്ലെങ്കിലും പ്രശ്നമില്ല, എന്തോ ആകാം എന്നൊക്കെ ചിലപ്പോൾ ചിലർ ചിന്തിച്ചു പോകും. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരും സ്വല്പമായാലും മതി, പിന്നീട് എങ്ങനെയാകാം, അതില്ല. അതുകൊണ്ടിവിടെ പറയുന്നു സ്വല്പമപ്യസ്യ ധർമ്മസ്യ യോഗധർമ്മസ്യ, അത് പ്രത്യേകം പറയുന്നു. ഈ യോഗധർമ്മം കർമ്മയോഗത്തെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആ കർമ്മയോഗത്തിന്റെ ചെറിയൊരു അനുഷ്ഠാനം പോലും അനുഷ്ഠിതം ത്രായതേ രക്ഷതി മഹതഹ ഭയാ സംസാരഭയാ. എന്താണ് ഇവിടുത്തെ ഭയം എന്ന് പറയുന്നത്? സംസാരഭയം. എന്താണ് ആ സംസാരഭയം എന്ന് പറയുന്നത്? ജന്മ മരണാദി ലക്ഷണ, ജന്മ മരണ ലക്ഷണം. പിന്നെ ഈ ഭയം, സംസാരഭയം എന്നെന്തുകൊണ്ട് പറയുന്നു? കാരണം നമുക്കാർക്കും ഇതിന് ഭയമില്ലല്ലോ. ജനിച്ച് ഇത്രയും കാലം ജീവിച്ച് ജനിച്ചതിനെ കുറിച്ച് ഭയമില്ല, മരണത്തെക്കുറിച്ച് ഭയം കാണും. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ജന്മ മരണം രണ്ടും ഭയം ഉണ്ടാക്കുന്നു. അപ്പോ നമുക്കങ്ങനെ ഒരിക്കലും ജനിച്ചതിനെ കുറിച്ച് ഭയം തോന്നിയിട്ടില്ല. ജനിച്ചവർ നല്ല കാര്യമെന്നേ തോന്നിയിട്ടുള്ളൂ. മരണത്തെക്കുറിച്ച് ഭയം തോന്നി. മരിക്കുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ല, ഭയക്കുവാനും. പിന്നെ ഇവിടെ ജന്മവും മരണവും രണ്ടും ഭയമെന്നാണ് പറയുന്നത്. ഇത് ആരെക്കുറിച്ച് പറഞ്ഞു? വിവേകിയെ സംബന്ധിച്ചിടത്തോളം. അയാൾ ജനനത്തെയും ഭയക്കുന്നു. എന്തുകൊണ്ട്? മരണത്തെ ഭയക്കുന്ന പോലെ മരണം കഴിഞ്ഞാൽ വീണ്ടും ജനനം വരും, അത് വീണ്ടും മരണത്തിന് കാരണമാകും. ജീവിതം, ദുഃഖം ഇതിനെല്ലാം കാരണമാകും. അപ്പൊ അങ്ങനെ വിവേകികളെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്. വിവേകമില്ലാത്തവരെ സംബന്ധിച്ചല്ല. ഇപ്പൊ സന്യാസിമാരായാലും ചില അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈ ജനന മരണങ്ങളെയൊന്നും ഭയക്കേണ്ട കാര്യമില്ല. ജീവിതം എന്ന് പറയുന്നത് വളരെ സുന്ദരമാണ്. ഗീതയിലെ കുറച്ച് ആശയങ്ങളും ശ്ലോകങ്ങളും ഒക്കെ കഴിഞ്ഞുണ്ടെങ്കിൽ ജീവിതം വളരെ മനോഹരമായിരിക്കും. അതുകൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും ജനിക്കുന്നതാണ് ഇഷ്ടം. ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതാണ് ഇഷ്ടം. കാരണം അങ്ങനെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഈ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു. ജനന മരണങ്ങളെയൊന്നും എനിക്ക് ഭയമില്ല എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നവരുണ്ട്. ഗീതയെ തന്നെ വ്യാഖ്യാനിച്ചിട്ടുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ട്? അവിടെ വിവേകമില്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ എന്താണോ വിവേകമെന്ന് കരുതുന്നത് അത് വിവേകമല്ലാത്തോ. വാസ്തവത്തിൽ ഇത് ഭയക്കേണ്ട കാര്യം തന്നെയാണ്. മോക്ഷം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഇത് ഭയക്കേണ്ട കാര്യമാണ്. അപ്പോൾ മോക്ഷം എന്ന് പറയുന്ന ഒന്നും ഇല്ല, അതിന്റെ അനുഭവം ഇല്ല. ഇവിടെ ഉള്ള സന്തോഷ ജീവിതമാണ് മോക്ഷമെന്ന് കരുതി കഴിഞ്ഞാൽ ശരി. അവരെ സംബന്ധിച്ചിടത്തോളം അവര് വിവേകമില്ലാത്തതുകൊണ്ട് ഇത് ഭയമാണെന്ന് അറിയുന്നില്ല. അങ്ങനെ ഉള്ളവരെ കുറിച്ചാണ് തൃതീയം ജന്മ എന്ന് ഉപനിഷത്തിൽ പറയുന്നത്. ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ ഇതിനെ കുറിച്ച് വ്യാകുലപ്പെടുന്നില്ല. അല്ലെങ്കിൽ വ്യാകുലതകളെ അവരെ തിരിച്ചറിയുന്നില്ല. അങ്ങനെയുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന അങ്ങനെയല്ല. ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നവന് ഇത് അവസാനിപ്പിക്കണമെന്നാണ്. ഇതിൽ നിന്ന് മോചനം ആഗ്രഹിക്കും. അത് ഇതിലെ ദുഃഖം മാത്രമല്ല, ഇതിലെ സുഖവും അവനെ പ്രേരിപ്പിക്കും. ഇതിൽ നിന്നും മോചനത്തിന് അവനെ പ്രേരിപ്പിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത് ഭയമാണെന്ന് തോന്നും. അങ്ങനെയുള്ള ഈ സംസാര ഭയത്തിൽ നിന്നും പ്രായതേ രക്ഷതി. അതുകൊണ്ട് ഇത് പലർക്കും അതാണല്ലോ, എത്ര കാലം ഈ കർമ്മയോഗം ചെയ്തുകൊണ്ടിരിക്കും. കർമ്മയോഗം ചെയ്യാൻ പറഞ്ഞു ആശ്രമത്തിൽ ഒന്ന്. ഇവര് പറഞ്ഞു കർമ്മയോഗം ചെയ്യുക. കർമ്മയോഗം ചെയ്യുക എന്നല്ല പറയുന്നത്, നീ ചെയ്യുന്ന പ്രവൃത്തികളെയെല്ലാം യോഗമാക്കുക. കർമ്മയോഗം എന്ന് പറഞ്ഞൊരു പ്രത്യേകിച്ച് ഒരു അനുഷ്ഠാനത്തിനെ നിർദ്ദേശിക്കുക. ചെയ്യുന്ന പ്രവൃത്തികൾ യോഗാത്മകമായിരിക്കുക എന്ന് പറയുന്നു. എത്ര ഗുരുവിൽ വിശ്വാസമുള്ളവനായാലും ശരി, ഇന്നുവരെയുള്ള എന്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഈ കർമ്മയോഗം ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ കർമ്മയോഗത്തിലല്ല സംശയം, ഗുരുവിലാണ് സംശയം വരുന്നത്. ഇതെന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള ഒരു വിദ്യ അല്ലേ ഗുരു പ്രയോഗിക്കുന്നത്? അങ്ങനെ സംശയിക്കാത്ത ശിഷ്യന്മാർ ആരും കാണത്തില്ല. ഞാനും അങ്ങനെ സംശയിച്ചിട്ടുണ്ടെന്ന് തന്നെ വെച്ചോളൂ. ആദ്യം മനസ്സിൽ തോന്നുന്നത് സംശയം അതാണ്. ആശ്രമമാകുമ്പോൾ ആശ്രമം നടത്തിക്കൊണ്ട് പോകണം, അവിടെ ഒരുപാട് ജോലികളുണ്ട്, ഇതിന് ആള് വേണം, അപ്പോൾ കുറേ പേരെ ഇതിലേക്ക് നിയോഗിക്കുക, ആശ്രമം നടക്കണമല്ലോ, ഗുരുവിനെല്ലാം ചെയ്യാൻ പറ്റും പറ്റത്തിൽ. അപ്പോൾ അങ്ങനൊരു സംശയത്തോടുകൂടിയാണ് സാധാരണ എല്ലാവരും ഈ കർമ്മയോഗത്തെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോദിക്കുന്നു, ആ സമയം ധ്യാനിക്കാൻ പറയാത്തുണ്ട്. എന്നാൽ അത് ഗുരുവിന് നമ്മളോട് താല്പര്യമുണ്ട്, ധ്യാനിച്ച് ധ്യാനിച്ച് രക്ഷപ്പെടും. അപ്പോൾ അത് വേണ്ട, ധ്യാനിച്ച് രക്ഷപ്പെട്ടാൽ പിന്നെ ഇവിടെ പ്രവർത്തിക്കാൻ ആള് കിട്ടത്തില്ല, ജോലിക്ക് ആള് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മളെ ജോലി, ഇത് കഥ പോലെ പറയുന്നതല്ല, ചിലർക്ക് എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്. ഒരാളൊരു ദിവസം ഇരുന്ന് ധ്യാനിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ എന്താ ഈ സമയത്തിൽ ധ്യാനിക്കുന്നത്? ഈ സമയത്ത് എന്തെങ്കിലും പണി ചെയ്തുകൂടെ? ഈ സമയത്ത് ഇപ്പൊ ധ്യാനിക്കാൻ പറ്റിയൊരു സമയമല്ലല്ലോ. അപ്പൊ എന്നോട് ചോദിച്ചു, ഓ അപ്പോ നമ്മൾ രക്ഷപ്പെട്ടു പോകും എന്നുള്ള ഒരു നേരിട്ട് ചോദിച്ച കാര്യമാണ്. രക്ഷപ്പെടും എന്നുള്ള ഒരു വിചാരം കൊണ്ടാണ് ഇത് പറഞ്ഞതല്ലേ? ശരിപ്പോ മനസ്സിലായി എന്ന് ചോദിച്ചു. അപ്പോ അങ്ങനെ വരും, അങ്ങനെ ഒരു ചിന്ത വരും. അപ്പൊ കർമ്മയോഗം എന്ന് പറയുന്നത് ചിലരെന്നോട് സംസാരിച്ചിട്ടുണ്ട്, ഈ കർമ്മയോഗം എന്ന് പറയുന്ന വാസ്തവത്തിൽ ഒരു ചൂഷണമാണ്. കൂലി കൊടുക്കാതെ ജോലി ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപായം പണ്ടാരോ കണ്ടുപിടിച്ചാണ്. അതാണ് നീ ആശ്രമങ്ങളിലൊക്കെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു ലൗകികനല്ല, ഒരു സന്യാസി എന്ന് പറഞ്ഞിരുന്നു. വളരെ ദീർഘമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടൊക്കെയുള്ള മനോഭാവമാണ്. അതിന് തെളിവായി പറയുന്ന എന്താണ്? ഞാൻ 10-12 വർഷം കർമ്മയോഗം ചെയ്തു, എന്നിട്ട് എനിക്ക് യാതൊരു ഗുണവും ഉണ്ടായില്ല. പിന്നെ കർമ്മയോഗം എന്ന് പറയുന്നൊരു തട്ടിപ്പാണ്. ഒരു ശിഷ്യൻ ഒരു ഗുരുവിന്റെ കൂടെ 10-12 വർഷം ഇതുപോലെ കർമ്മയോഗം ചെയ്തത്, അടുക്കളയിലായിരുന്നു ജോലി, പാചകം. 10-12 വർഷം കഴിഞ്ഞപ്പോൾ ശിഷ്യന് ക്ഷമ കെട്ടു. ഒരു ദിവസം വിറകെടുത്ത് ഗുരുവിന്റെ തലയ്ക്കൊരടി. ഇവര് ബോധം കെട്ട് വേണം. നടന്ന സംഭവമാണ്, കഥയല്ല. ഗുരു ഉണരുമ്പോൾ ശിഷ്യൻ ആശ്രമത്തിൽ നിന്ന് സ്ഥലവും കിട്ടി. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. വളരെ പ്രസിദ്ധനായ ഒരു ഗുരുവിനായിരുന്നു പറ്റിയത്. ചോദിച്ച രഹസ്യമായി പറയാം, പരസ്യമായി പറയത്തില്ല. പേര് ഇത് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കർമ്മയോഗത്തിൽ സംബന്ധിച്ച ആൾക്കാർക്ക് സംശയമാണ്. ഇവിടെ ശാസ്ത്രം പറയുന്നു, ഭഗവാൻ പറയുന്നു, മോക്ഷമാർഗ്ഗ കർമ്മയോഗി. ഇത് അല്പമെങ്കിലും ഇതിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന് നാശം വരുന്നില്ല. പക്ഷെ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തന്നെ മനസ്സിന് സംശയത്തോടുകൂടി വികല്പങ്ങളോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അതിൽ ഫലവും ഉണ്ടാകുന്നില്ല. പിന്നെ കർമ്മയോഗം ചിലർക്കൊക്കെ ഒരു ഫാഷനുമാണ്. അത് വേറൊരു ഭാഗം, അതിൻ്റെ ഒരു ഫാഷനായിട്ട് അനുഷ്ഠിക്കുന്നുണ്ട്. അങ്ങനെയുണ്ട് ചിലർക്ക്. അപ്പോ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ട് അത് കർമ്മയോഗമാണെന്ന് 10 പേരുടെ പറയുക, അങ്ങനെ പറയുന്നുണ്ടൊരു സുഖം. അപ്പോൾ താൻ സാധാരണക്കാരനല്ല എന്ന് മറ്റുള്ളവർ ബോധ്യപ്പെടുത്തുക. അപ്പൊ അതിനുവേണ്ടിയിട്ട് ഫാഷനായിട്ട് കർമ്മയോഗം എന്ന് പറഞ്ഞ് ഇതിന്റെ ഒന്നും അന്തസ്സത്വം മനസ്സിലാക്കാതെ, താല്പര്യം മനസ്സിലാക്കാതെ ചെയ്യുന്ന സാധാരണ പ്രവൃത്തികളിൽ സാധാരണക്കാരെ പോലെ പ്രവർത്തിക്കുന്നവരുമുണ്ട്. അപ്പൊ അതൊന്നും ഈ പറയുന്ന മോക്ഷമാർഗത്തിലുള്ള കർമ്മയോഗമാണ്. ആ കർമ്മയോഗം എന്താണെന്ന് ഇവിടെ വളരെ വിശദമായി പറയുന്നുണ്ട്. അങ്ങനെ കർമ്മയോഗം അനുഷ്ഠിക്കുകയാണെങ്കിൽ അഹന്തയെ ത്യജിച്ച് ഈശ്വര ആരാധനയായിട്ട് കർമ്മയോഗം അനുഷ്ഠിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതും പറഞ്ഞത്, ഈശ്വരബോധം ഈശ്വരാരാധന കൂടാതെ കർമ്മയോഗം സാധ്യമല്ല. മറ്റൊക്കെ ഒരു ഫാഷൻ കർമ്മയോഗമാണ്, ശരിയായ കർമ്മയോഗമല്ല. അത് ചെയ്തു കഴിഞ്ഞാൽ അതൊരു നിമിഷമെങ്കിലും ഒരാൾ മനസ്സുകൊണ്ട് സ്വന്തം അഹന്തയെ ത്യജിച്ച് ഈശ്വരാർപ്പണമായിട്ട് ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നാശം വരുന്നില്ല. സാധാരണ കർമ്മങ്ങൾക്ക് വരുന്ന പ്രത്യവായം വിപരീത ഫലം അത്. അതായത് വൈദികമായ കർമ്മങ്ങളും മറ്റും ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചു ചെയ്യണമെന്നാണ്. അതിൻ്റെ അംഗങ്ങൾ, അതിനോടുകൂടി ചേർന്ന് വരുന്ന ഭാഗങ്ങൾ, അതിൽ എന്തെങ്കിലും വൈഗുണ്യം കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടൻ അവിടെ വിപരീത ഫലം വരും, പാപഫലം വരും. അത് ഈ ശ്രൗത സ്മാർത്ത കർമ്മങ്ങൾക്കെല്ലാം അങ്ങനെ ഒരു അപകടം കൂടിയുണ്ട്, വിപരീത ഫലത്തെ ഉണ്ടാക്കുകളായി. അങ്ങനൊരു ഉദാഹരണം കൂടെ പറഞ്ഞു, ചികിത്സയുടെ കാര്യം പറഞ്ഞു അതുപോലെ. പക്ഷേ കർമ്മയോഗത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. കർമ്മയോഗമാണ് ചെയ്യുന്നതെങ്കിൽ വിപരീതമില്ല. കർമ്മയോഗം എന്ന് കരുതി മറ്റെന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന്റെ ഫലം കിട്ടും, ഭാവം ഉണ്ടാകും, അത് വേറെ കാര്യം. അത് പുണ്യത്തെ ഉണ്ടാക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരിക്കലും അധാർമ്മികമായ പ്രവൃത്തികൾ ഒരാൾക്ക് കർമ്മയോഗമായി ചെയ്യാനും ഒക്കത്തില്ല. അസംഗമായി നിസ്സംഗമായി എന്തും ചെയ്തൂടെ എന്ന യോഗം ഒരിക്കലുമില്ല. ഒരു സാധകനതൊന്നും സാധ്യമല്ല. അതുകൊണ്ട് സ്വല്പമൊപ്പി അസ്യ ധർമ്മ, ഈ യോഗധർമ്മത്തിന്റെ അനുഷ്ഠാനം അർത്ഥമായാലും ശരി, അത് ഈ സംസാര ഭയത്തിൽ നിന്നും ജന്മമരണ സംസാരത്തിൽ നിന്നും ഒരുവനെ രക്ഷിക്കുന്നു എന്നാണ്. ഇത് ഇനി വരുന്ന ഭാഗത്തിന് ഇതേ വിഷയം ചർച്ച ചെയ്യുന്ന സന്ദർഭങ്ങൾ വരും. ഇനി ശ്ലോകത്തിലേക്ക് നോക്കുക. നേഹ ഇഹ, ഈ കർമ്മയോഗത്തിൽ അഭിക്രമനാശ ചെയ്തതിന്റെ നാശം, അനുഷ്ഠിച്ചതിന്റെ നാശം. അനുഷ്ഠിച്ചതിന്റെ നാശം എന്ന് വെച്ചാൽ ചെയ്തു കഴിഞ്ഞ കാര്യം ഫലം കൊടുക്കാതിരിക്കുക എന്നുള്ളത് ന അസ്തി, ഇല്ല. പ്രത്യവായ വിപരീത ഫലം ന വിദ്യതെ, അതും ഇല്ല. അസ്യ ധർമ്മസ്യ സ്വൽപ്പമപി, ഈ ധർമ്മത്തിന്റെ ലേശം പോലും മഹത ഭയ, മഹത്തായ ഭയത്തിൽ നിന്നും ത്രായതി, ഒരുവനെ രക്ഷിക്കുന്നു. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതെ സ്വപ്രമപ്യസ്യധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഇനി അടുത്തിങ്ങോട്ട് പറഞ്ഞു വരുന്നത് പ്രധാനമായിട്ടും ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്ന രീതി അനുസരിച്ച് വേദത്തിലെ കർമ്മഭാഗത്തെ അതിന്റെ നിസ്സാരതയെ വെളിപ്പെടുത്തുന്ന ഭാഗങ്ങളാണ്. വേദത്തിലെ കർമ്മകാണ്ഡം അത് തുച്ഛമാണ്, അതിലെല്ലാം ഒരു ശ്രദ്ധിക്കേണ്ടത് എന്ന് വെളിപ്പെടുത്തുന്ന ഭാഗങ്ങളാണ് ഇനി അടുത്തു വരുന്നത്. അങ്ങനെയാണ് ഭാഷകാരൻ അടുത്തു വരുന്ന ശ്ലോകങ്ങളെല്ലാം വ്യാഖ്യാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്തിൽ കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ കർമ്മയോഗം എന്ന് പറയുമ്പോൾ എല്ലാ കർമ്മങ്ങൾക്കും കർമ്മയോഗമാകുന്നതിനുള്ള യോഗ്യതയില്ല. ഇതൊരു വലിയ ചർച്ചയുടെ വിഷയമാണ് അദ്വൈതത്തിൽ. നമുക്കറിയാം മണ്ഡനമിശ്രൻ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു, അദ്ദേഹം വലിയ കർമ്മനിഷ്ഠനായിരുന്നു. അദ്ദേഹം ശങ്കരാചാര്യനോട് പരാജയപ്പെട്ടിട്ട് സന്യാസം സ്വീകരിച്ചു. അതാണ് സുരേശ്വരാചാര്യൻ. സുരേശ്വരാചാര്യരെ ആചാര്യസ്വാമികളുടെ ബൃഹദാരണ്യ വംശത്തിൽ വളരെ വിസ്തൃതമായ ഒരു വ്യാഖ്യാനമാണ്. അതാണ് ബൃഹദാരണ്യ ഭാഷ്യവാർത്തികം. അദ്വൈതത്തില് വാർത്തിക പ്രസ്ഥാനം എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു സമ്പ്രദായം തന്നെ ഉണ്ടാക്കിയ ഒരു രചനയാണത്. അപ്പൊ അദ്ദേഹം ഒരു കർമ്മനിഷ്ഠനായിരുന്നുകൊണ്ട് ഈ അദ്വൈത സാധനങ്ങളെ കർമ്മവുമായി ബന്ധപ്പെടുത്തിയാണ് കൂടുതൽ ചിന്തിച്ചത്. അപ്പൊ അവിടെ വിവിധ എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യും. അതിന് എങ്ങനെയാണ് ഈ കർമ്മങ്ങൾ ഉപകരിക്കുന്നത്, വിവിധ ജിജ്ഞാസ മുമുക്ഷുത്വം, അതിന് കർമ്മങ്ങൾ എങ്ങനെ സഹായിക്കുന്നു, ഇവിടെ പറയുന്ന കർമ്മയോഗം തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കാമ്യകർമ്മങ്ങൾ അതിന് സഹായിക്കുമോ, അത് നിത്യകർമ്മങ്ങളാണോ അതിന് സഹായിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ ഗഹനമായ മീമാംസ അവിടെ നടക്കുന്നുണ്ട്. കർമ്മകാണ്ഡത്തെക്കുറിച്ച് ശരിയായ പരിജ്ഞാനമില്ലാത്ത ആൾക്കാർക്ക് വായിച്ചു കഴിഞ്ഞാലൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് തന്നെ മലയാളത്തിലേക്കൊന്നും ആരും വിവർത്തനം ചെയ്തിട്ടില്ല. മലയാളത്തിലേക്ക് ആരും ഒന്നും വിവർത്തനം ചെയ്യാതിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു, ഒരുപാട് പേര് രക്ഷപ്പെട്ടു. എന്തായാലും ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊന്നും ആരും ചെയ്തിട്ടില്ല. അത് നമ്മുടെ ഒരു ഭാഗ്യം. ഇല്ലെങ്കിൽ നമ്മൾ അതും പഠിച്ചു പോയാൽ പിന്നെ പഠിക്കാമെന്നും അവശേഷിക്കാതെ വന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന ഭാഗത്ത് കാമ്യകർമ്മങ്ങളെ ഇതിനോട് ചേർക്കാമോ എന്നൊക്കെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ചില ആൾക്കാർക്ക് കാമ്യകർമ്മങ്ങളെയും മോക്ഷത്തിന് ഉപകരിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാവുന്നൊരു പക്ഷമുണ്ട്. ഇവിടെ ആചാര്യസ്വാമികൾ ആ കാമ്യകർമ്മങ്ങളെ മുഴുവൻ നിഷേധിക്കുകയാണ്. കാമ്യകർമ്മങ്ങളെ പാടെ ഉപേക്ഷിച്ചു കളയേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇന്നും ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ, വൈദിക സംസ്കൃതിയെ പുനരുജ്ജീവിപ്പിക്കണം, അതുകൊണ്ട് അതിരാത്രവും മറ്റതും മറിച്ചതും ഒക്കെ ചെയ്യണമെന്നും പറയുന്ന ആൾക്കാർ ഓരോ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാമ്യകർമ്മങ്ങൾ അത് ചെയ്താൽ മഴയുണ്ടാകും, വേറെ ചില കർമ്മങ്ങൾ ചെയ്താൽ സന്താനം ഉണ്ടാവും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്നും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ അതിനെല്ലാം നിഷേധിക്കുകയാണ്. കാരണം അന്ന് കർമ്മയോഗമാക്കി ചെയ്യേണ്ടതാണ്. കർമ്മയോഗമായി ചെയ്യാൻ അത്തരം കർമ്മങ്ങൾ, അതിലേക്ക് മനസ്സ് പോകേണ്ടതെന്നാണ്. അതുകൊണ്ട് മുഖ്യമായ സിദ്ധാന്തം അത് തന്നെ, നിത്യ നൈമിത്യ കർമ്മങ്ങൾ അത് കർമ്മയോഗമായി അനുഷ്ഠിച്ചാൽ മതി. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അഗ്നിഹോത്രം, നിത്യ അഗ്നിഹോത്രവും കാമ്യ അഗ്നിഹോത്രവും രണ്ടുണ്ട് വേദത്തിൽ തന്നെ. അത് കാമ്യ അഗ്നിഹോത്രവും നിത്യ അഗ്നിഹോത്രവും ആകാമോ, അത് വിദിക്ഷയ്ക്ക് ഉപകരിക്കുമോ, ഇതെല്ലാം ചർച്ച ചെയ്യുന്നത് ശ്രീശരാചാര്യരാണ്. അപ്പൊ അതിന് മുഖ്യ സിദ്ധാന്തമായിട്ട് വരുന്നത് എന്താണ്? നിത്യ അഗ്നിഹോത്രം ആകാം, കാമ്യ അഗ്നിഹോത്രം വേണ്ട. അത് ഇതിനോടനുബന്ധിച്ച മറ്റൊരു വിഷയമാണ്. അതുപോലെ ഉള്ള കാമ്യകർമ്മങ്ങൾ അതിനെ ഉപേക്ഷിക്കുക, അതിനെ ത്യജിക്കുക. എന്നിട്ട് അത്തരം കാമനകളില്ലാത്ത, സ്വർഗാദി കാമനകളില്ലാത്ത നിത്യ കർമ്മങ്ങൾ, അതെന്താണ്? അത് പാപക്ഷയത്തിന് ഉപകരിക്കും. യോഗാത്മകമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത്തരം കർമ്മങ്ങൾ പാപക്ഷയത്തിന് ഉപകരിക്കും. അതുപോലെ ലൗകികമായ കർമ്മങ്ങൾ, അങ്ങനെ വിധിച്ചിട്ടില്ലാത്ത ലൗകിക കർമ്മങ്ങളെന്ന് പറയുമ്പോൾ കൃഷി, കച്ചവടം പോലെയുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്തു വരുന്നു. സർവകർമ്മങ്ങളിൽ ലൗകിക കർമ്മങ്ങളെ പെടുന്നു. വേദത്തിൽ വിധിച്ചതുകൊണ്ട് നമ്മളത് ചെയ്യുകയല്ല, അല്ലാതെയുള്ള ലൗകികമായ അറിവ് കൊണ്ട് നമ്മൾ അത്തരം കർമ്മങ്ങളിൽ പ്രവർത്തിക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം നിത്യകർമ്മങ്ങളിൽ പെടുന്നു. കാരണം ഒഴിവാക്കാൻ വയ്യാത്ത രീതിയിൽ നമ്മൾക്കത് പ്രവർത്തിക്കേണ്ടി വരുന്നു. അപ്പം അത്തരം കർമ്മങ്ങളിൽ ധർമ്മാധർമ്മ വിവേകത്തോടുകൂടി ധാർമ്മികമായി അത്തരം കർമ്മങ്ങൾ ചെയ്യുക, അവിടെ യോഗാത്മകമായി ചെയ്യുക. അതാണ് ഇതിന്റെ താല്പര്യം ഇന്നത്തെ കാലത്ത് വന്നിരിക്കുന്നത്. പലരും അത് ചോദിക്കുന്നുണ്ട്, പഴയ യാഗത്തെക്കുറിച്ചും ഹോമത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എന്താണ്, ഇന്നിപ്പോ എങ്ങനെയാ, ഇന്നിപ്പോ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്? ഇന്നിപ്പോ നമ്മുടെ മുമ്പിൽ വൈദിക കർമ്മമില്ല, അതുകൊണ്ട് കർമ്മയോഗം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ലൗകിക കർമ്മങ്ങളേ ഉള്ളൂ. അത് നിഷ്കാമഭാവത്തിൽ ചെയ്യുക, ഈശ്വരാർപ്പണമായി ചെയ്യുക, അതാണ്. അതിനുവേണ്ടിയിട്ട് ആ കാമ്യകർമ്മങ്ങളെല്ലാം ഇവിടെ അതിന്റെ തുച്ഛതയെ നിസ്സാരതയെ ബോധ്യപ്പെടുത്തുകയാണ് ഇനി വരുന്ന ശ്ലോകങ്ങൾ. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരു നന്ദന ബഹുശാഖാഹ്യനന്ദാശ്ച ബുദ്ധയോ വ്യവസായിനാം. ശങ്കരഭാഷ്യം. ഏയം സാഖ്യേ ബുദ്ധിരുക്ത. സാഖ്യത്തിൽ യാ ബുദ്ധി ഇയം ഉക്ത, അതിപ്പോ പറഞ്ഞു കഴിഞ്ഞു സാഖ്യത്തെ കുറിച്ച്. നാനി ശോചന്തി പണ്ഡിതാഹ എന്ന് തുടങ്ങി ഇങ്ങോട്ട് പറഞ്ഞു വന്നതല്ല, സാഖ്യത്തെ കുറിച്ചാണ്. യോഗേച പക്ഷ്യമാണ ലക്ഷണ, യോഗത്തിൽ കർമ്മയോഗത്തിൽ പക്ഷ്യമാണ ലക്ഷണ. ഇനി പറയാൻ പോകുന്ന രൂപത്തോടു കൂടിയതാണ് സ ആ ബുദ്ധി ആ അറിവ്. എന്നിട്ട് പറയുന്നു വ്യവസായി വ്യവസായാത്മിക നിശ്ചയ സ്വഭാവ ഏകൈവ ബുദ്ധി ഇതര വിപരീത ബുദ്ധിശാഖ ഭേദസ്യ ബാധിക സമ്യക് പ്രമാണജനിതത്വ ഇഹ ശ്രേയോ മാർഗേ ഹേ കുരുനന്ദന. വ്യവസായാത്മിക, വ്യവസായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കച്ചവടം എന്നാണ് മലയാളത്തിൽ അർത്ഥം. സംസ്കൃതത്തിൽ വ്യവസായം എന്ന് പറഞ്ഞാൽ നിശ്ചയം എന്നാണ് അർത്ഥം. നിശ്ചയം നിർണയം. വ്യവസായാത്മിക നിശ്ചയ സ്വഭാവ, നിശ്ചയ രൂപത്തിലുള്ളതാണ്. അങ്ങനെയുള്ളത് ഏകായവ ബുദ്ധി, ഏകബുദ്ധിയാണ്. ജ്ഞാനനിഷ്ഠയിലുള്ള ബുദ്ധി, കർമ്മയോഗത്തിലുള്ള ബുദ്ധി, ഭക്തിയിലുള്ള ബുദ്ധി, ധ്യാനമാർഗത്തിലുള്ള ബുദ്ധി, ഇതെല്ലാം നിശ്ചയ സ്വഭാവത്തിലുള്ള ബുദ്ധിയാണ്. ഇവിടെ ഇപ്പം ചർച്ച ചെയ്യുന്നത് വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നത് കർമ്മയോഗത്തിന് പ്രാധാന്യം കൊടുത്ത് പറയുകയാണ്. ഇതര വിപരീത ബുദ്ധിശാഖാഭേദസ്യ ബാധിക, ഇതര വിപരീത ബുദ്ധികൾ മറ്റ് കർമ്മങ്ങളിലേക്കും മറ്റും മനസ്സിനെ കൊണ്ടുപോകുന്ന ശാഖാഭേദങ്ങളോടുകൂടിയിരിക്കുന്ന വിപരീത ബുദ്ധികളെ ബാധിക്കുന്നതാണ് അത്. നിശ്ചയാത്മികമായ ഒരു ബുദ്ധി ബാക്കിയുള്ള എല്ലാ ബുദ്ധികളെയും ബാധിക്കും, ഇല്ലാതാക്കുന്നു, നിഷേധിക്കും. എന്തുകൊണ്ട്? സമ്യക് പ്രമാണജനിതത്വം, അത് സമ്യക്കായിട്ടുള്ളതാണ്, ശരിയായിട്ടുള്ളതാണ്, സമത്വ ബുദ്ധിയാണ്, പ്രമാണജനിതമാണ്. ഇവിടെ പ്രമാണം എന്ന് പറയുന്നത് ഭഗവാന്റെ വാക്യമാണ്. അതിൽ നിന്നാണ് നമ്മൾ കർമ്മയോഗത്തെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഭഗവാന്റെ വാക്യമാകുന്ന പ്രമാണത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അതിൽ പിന്നെ ശ്രുതിവാക്യങ്ങളും എല്ലാം എടുക്കാം. ഇഹ ശ്രേയോ മാർഗേ, ഈ ശ്രേയോ മാർഗത്തിൽ. അപ്പൊ നിശ്ചയ രൂപത്തിലുള്ള ഒരു ബുദ്ധിയുണ്ട് ശ്രേയോ മാർഗത്തിൽ. ശ്രേയസ്സിന് ഇത് ഉപരിക്കുന്നതാണെന്ന് ആചാര്യന്മാർ നിശ്ചയിച്ച് പറഞ്ഞിട്ടുള്ളത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധി, അതാണ് ശ്രേയോ മാർഗത്തിൽ നിശ്ചയാത്മികയായിട്ടുള്ള ബുദ്ധി. ഈ കുരുനന്ദന മറിച്ച് അടുത്തു പറയുന്നു, യാ പുനരിതരാഹ വിപരീത ബുദ്ധയഹ യാസാം ശാഖ ഭേദ പ്രചാരവശാ അനന്തോ അപാരോ അനുപരത സംസാരോ നിത്യപ്രദതോ വിസ്തീർണോ ഭവതി. യാ പുനരിതരാ വിപരീത ബുദ്ധയ, വിപരീത ബുദ്ധികൾ വേറെ ധാരാളമാണ്. ഇവിടെ പ്രധാനമായിട്ടും കാമനയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ബുദ്ധികൾ. യാസാം ശാഖാഭേദ പ്രചാരവശാ, ശാഖാഭേദങ്ങളോടുകൂടി, അനേക ശാഖകളോടുകൂടി, അനേക ഭാഗങ്ങളോടുകൂടി അത് പ്രചരിച്ചിരിക്കുകയാണ്. വൃക്ഷത്തിന് എങ്ങനെയാണോ ശാഖകൾ പലതായിരിക്കുന്നത്, അതുപോലെ ഈ ബുദ്ധിയും പല രീതിയിലിരിക്കുന്നു. പല പല കർമ്മങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്ന ബുദ്ധി, പല പല കാമനകൾ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ബുദ്ധി, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദുരാഗ്രഹങ്ങളോടുകൂടി കർമ്മത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ബുദ്ധി. കർമ്മം ദോഷമല്ല, അതിനോട് ദുരാഗ്രഹം ചേരുമ്പോൾ ദുരാഗ്രഹത്തോടുകൂടി കർമ്മങ്ങളിലേക്ക് മനുഷ്യനെ ബുദ്ധി നയിച്ചു കൊണ്ടുപോകും. അതാണ് ശാഖാഭേദ പ്രചാരവശ. ആ ബുദ്ധി എന്താണ്? അനന്തമാണ്, അനന്താശ്ച. അതിന് വ്യാഖ്യാനിക്കുകയാണ് അപാരഹ, അപാരമാണ്. എന്നിട്ട് അതൊന്നുകൂടി വ്യാഖ്യാനിക്കുകയാണ് അനുപരത സംസാരോ, സംസാരം അവസാനിക്കത്തില്ല. ഈ ബുദ്ധി അനന്തമാണെന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണോ, ആ ബുദ്ധിയെ പിന്തുടരുന്നവന്റെ സംസാരം അവസാനിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നിത്യപ്രദത. ഒന്നുകൂടി വ്യാഖ്യാനിക്കുകയാണ് വിസ്തീർണ ഭവതി, വിസ്തീർണമായിരിക്കും, അത് അവസാനം വരുന്നില്ല. അപ്പോൾ കാമനകളോടുകൂടി കർമ്മത്തിന്റെ പിറകെ പോകുന്നവന്റെ ആ സംസാരം അവസാനിക്കുന്നില്ല, ജനന മരണങ്ങൾ അവസാനിക്കുന്നില്ല. മറിച്ചാണെങ്കിലോ അടുത്തു പറയുന്നു, പ്രമാണജനിത വിവേക ബുദ്ധി നിമിത്ത വശാച്ച ഉപരദാസു അനന്ത ഭേദബുദ്ധിഷു സംസാരോപി ഉപരമതേ. പ്രമാണജനിത വിവേക ബുദ്ധി നിമിത്ത വശാ, പ്രമാണജനിതമായ വിവേകബുദ്ധി, പ്രമാണം ശാസ്ത്രത്തിൽ നിന്നോ ഗുരുവാക്യത്തിൽ നിന്നോ, ഇതെല്ലാം പ്രമാണമാണ്. ഇതിൽ നിന്നുണ്ടാകുന്ന പ്രമാണജനിതമായ വിവേക ബുദ്ധി, ആ ബുദ്ധി എങ്ങനെയുള്ള ബുദ്ധി? കർമ്മങ്ങളോടനുബന്ധിച്ചുള്ള കാമനകളെ ത്യജിക്കാൻ ബോധിപ്പിക്കുന്ന ആ വാക്യങ്ങൾ, അതിൽ നിന്നുണ്ടാകുന്ന ബുദ്ധി, കാമനയെ ത്യജിക്കാൻ പറയുന്ന ബുദ്ധി, ആ ബുദ്ധി നിമിത്തവശ, അങ്ങനെയുള്ള ബുദ്ധി നിമിത്തമായി സംസാരം എന്ത് ചെയ്യുന്നു? ഉപരദാസു സംസാരം നിവർത്തിക്കുന്നു. എന്തുകൊണ്ട്? അനന്തഭേദ ബുദ്ധിഷു ഉപരദാസു, ഈ അനന്ത ഭേദബുദ്ധികൾ നശിക്കുമ്പോൾ. കാമന പലതരത്തിലുള്ള കർമ്മങ്ങളിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കും, സകാമ കർമ്മങ്ങളിലേക്ക്. അപ്പോൾ അവിടെ കാമന ഉപശമിച്ചു കഴിഞ്ഞാൽ അത്തരം കാമ്യ കർമ്മങ്ങളിൽ നിന്നും മനുഷ്യൻ ഉപരമിക്കുന്നു. സംസാരോപി ഉപരമതെ, അവനെ സംബന്ധിച്ച് ജനന മരണങ്ങളും അവസാനിക്കുന്നു. അപ്പോൾ കർമ്മമല്ല ഇവിടെ ദോഷമായിരിക്കുന്നത്, അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. കർമ്മങ്ങളോട് അനുബന്ധിയായിട്ടുള്ള കാമനകളാണ്. അപ്പോൾ കാമന ഏത് കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നു, അത്തരം കർമ്മങ്ങളിൽ ബുദ്ധി പോയിക്കഴിഞ്ഞാൽ അത് ജന്മത്തിന് കാരണമായി തീരും, ആ കർമാനുഷ്ഠാനം. താ ബുദ്ധയഹ, അങ്ങനെയുള്ള ബുദ്ധികൾ അടുത്ത് പറയുന്നു, ബഹുശാഖാഹ ബഹ്യഹ ശാഖ യാസാം താ ബഹുശാഖ ബഹുഭേദ. മനുഷ്യൻ അങ്ങനെയുള്ള ബുദ്ധി അനന്തമാണ്, പലതരത്തിലിരിക്കുന്നു. ബഹുശാഖ, ശാഖ എന്ന് പറഞ്ഞാൽ പറയുന്നു ഇവിടെ ബഹുവിഭശാഖ, വളരെ ശാഖകളുണ്ട്. യാസാം ഏതൊരു ബുദ്ധിക്കാണ് താ ബഹുശാഖ, അതാണ് ബഹുശാഖയുള്ള ബുദ്ധി എന്ന് വെച്ചാൽ ബഹുഭേദ, ശാഖ എന്ന് വെച്ചാൽ ഭേദങ്ങൾ, പലതരത്തിലിരിക്കുന്നു, നാനാബുദ്ധിയാണ്. കാമം കൊണ്ട് അത്തരം കർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്ന ബുദ്ധി പലതാണ്. ഇപ്പൊ വേദത്തിന്റെ നല്ലൊരു ഭാഗം, ഭൂരിഭാഗവും അത്തരം കാമ്യകർമ്മങ്ങളെ കുറിച്ച് പറയുകയാണ്, അതിനവിടെ സൂചിപ്പിക്കുകയാണ്. അത് ഇന്നിപ്പോ അങ്ങനെ വേദ വൈദിക കർമ്മങ്ങളില്ലല്ലോ. ഇപ്പൊ ലോകരും ഇന്ന് അത്തരം കാമനകളോടുകൂടി കർമ്മങ്ങളിൽ, അനേക കർമ്മങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിക്ഷണം സാധാരണ സർവജീവന്മാരും ഓരോ കാമനകളോടുകൂടി ഓരോ കർമ്മങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അനന്തമാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന ജീവനെ സംബന്ധിച്ചിടത്തോളം ഈ ബുദ്ധി അനന്തമായതുകൊണ്ട് അവരുടെ സംസാരവും അനന്തമായിരിക്കും. എന്തുകൊണ്ട്? പ്രതിക്ഷണം അത്തരം കർമ്മങ്ങളിൽ നിന്ന് അവർ സംസ്കാരത്തെ സഞ്ചയിക്കുന്നു, ആ സംസ്കാരങ്ങൾ ജന്മത്തിന് കാരണമായി തീരുന്നു. പ്രതിശാഖാഭേദേന ഹി അനന്താശ ബുദ്ധേഹ, പ്രതിശാഖാഭേദം കൊണ്ട് ബുദ്ധി അനന്തമാണ്. പ്രതിക്ഷണം ഓരോരോ കാമനകൾ ബുദ്ധി പലതരത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്നു. കേശാം അവ്യവസായിന പറയുന്നു, പ്രമാണജനിത വിവേക ബുദ്ധിരഹിതാന, പ്രമാണജനിതമായ വിവേകബുദ്ധി ഇല്ലാത്തതുകൊണ്ട്. കാരണം ഈ വിവേകബുദ്ധിക്ക് മാത്രമേ സ്ഥിരതയുള്ളൂ, ലൗകിക ബുദ്ധിക്ക് ഒരിക്കലും സ്ഥിരതയില്ല. ലൗകിക ബുദ്ധി എന്ന് പറയുമ്പോൾ എന്താണ്? സഹജമായി വരുന്ന ബുദ്ധി, ഈ ലോകത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ബുദ്ധി, പ്രമാണജനിതമായ ബുദ്ധിയല്ല. പ്രമാണം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ശാസ്ത്രമാണ് പ്രമാണം. ഇനി അത് വ്യക്തമായി പറയും, തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ. ഗുരുവാക്യമാണ് പ്രമാണമായിരിക്കുന്നത്. ലോകർക്ക് പ്രമാണമായിരിക്കുന്നത് എന്താണ്? അതെന്റെ ലോകം തന്നെയാണ് പ്രമാണം. താൻ കാണുന്നതും കേൾക്കുന്നതും എല്ലാം അവന് പ്രമാണമാണ്. അതുകൊണ്ട് ലൗകികൻ എന്ത് ചെയ്യുന്നു? ലോകത്തെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് ലോകത്തിനനുസരിച്ച് ജീവിക്കുന്നു, ലോകത്തിനനുസരിച്ച് ചിന്തിക്കുന്നു, ലോകത്തിനോട് പറയുന്നു ആൾക്കാർ കാലത്തിനനുസരിച്ച് ചിന്തിക്കണം, കാലത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പൊ ഈ ലോകത്തിനൊരു സ്ഥിര സ്വഭാവമില്ല, ലോകത്തിന്റെ പ്രത്യേകതയാണത്. അസമയം ശാസ്ത്രത്തിനാണെങ്കിലോ സ്ഥിര സ്വഭാവമുള്ളതാണ്. ആയിരം വർഷങ്ങൾക്ക് മുമ്പും പറഞ്ഞു കർമ്മയോഗം എന്ന് പറഞ്ഞു, ഇപ്പോഴും അത് തന്നെ പറയുന്നു. കാമനയോടുകൂടി കർമ്മം ചെയ്യുക, അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അതിന് മാറ്റമില്ല. സംസാരം എത്ര കാലം ഉണ്ടാകും അത്രയും കാലം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ ബുദ്ധി നിശ്ചയാത്മകമാണ്. പക്ഷേ ലൗകിക ബുദ്ധി അങ്ങനെയല്ല, കാരണം ലോകം പരിണമിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്നു. ലോകത്തെക്കുറിച്ചുള്ള ധാരണകൾ മാറുന്നു, സങ്കല്പങ്ങൾ മാറുന്നു, കാമനകൾ മാറുന്നു, അതിനനുസരിച്ച് കർമ്മങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ അറിവ് സമ്പാദിക്കുന്നു, അതെല്ലാം കാമത്തോടുകൂടിയതാണ്, അതിനനുസരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുന്നു. ഇതിനൊന്നും ഒരു നിശ്ചയ സ്വഭാവമില്ല. അപ്പൊ പ്രമാണജനിതമായ ബുദ്ധി ആർക്കാണോ ഇല്ലാത്തത്, അവന്റെ ബുദ്ധിക്ക് സ്ഥിരത ഉണ്ടായിരിക്കത്തില്ല, അതെപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. നാനാ വിഷയങ്ങളിലേക്ക് ആ ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ബുദ്ധി ഒരേ ഒരു ബുദ്ധിയാണ്. ബുദ്ധിക്ക് മാറ്റമില്ല, പ്രവൃത്തിക്ക് മാറ്റമില്ല, പക്ഷെ ബുദ്ധി മാറത്തില്ല. എന്തുകൊണ്ട്? അവന്റെ ഏത് പ്രവൃത്തിയും ഈശ്വരബോധത്തോടുകൂടി ചെയ്യുന്നു, ഏത് പ്രവൃത്തിയും അഹന്താത്യാഗത്തോടുകൂടി ചെയ്യുന്നു. അപ്പം ബുദ്ധിക്ക് ഒരേ ഭാവം, അതിന് മാറ്റം വരുന്നില്ല. കർമ്മരംഗത്തിന് മാറ്റം വരാം, മറ്റേ അങ്ങനെയല്ല. ഇങ്ങനെ ഒരു സ്ഥായിയായി ഒന്നും അതിനകത്തില്ല. ലൗകിക കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തിനനുസരിച്ച് ബുദ്ധി, അങ്ങനെ അല്ലെങ്കിൽ ബുദ്ധി എങ്ങനെയോ അതിനനുസരിച്ച് കർമ്മം. ഇതെപ്പോഴും സാപേക്ഷികമായി പരിണമിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ കർമ്മങ്ങളിൽ നിന്നും ഭിന്ന ഭിന്ന ഫലങ്ങളുണ്ടാകുന്നു. ഇവിടെ അങ്ങനെയല്ല, ഏത് കർമ്മം ചെയ്താലും ഫലം ഒന്ന് തന്നെ. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രവൃത്തി ചെയ്താലും ഫലത്തിന് മാറ്റമില്ല, ചിത്തശുദ്ധിയാണ് നമ്മുടെ ഫലം. ലൗകിക കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ ഓരോ കർമ്മം അനുസരിച്ച് ഫലം വരുന്നു, കർമ്മം അനുസരിച്ച് പുണ്യഭാവങ്ങളെ സഞ്ചയിക്കുന്നു. അതുകൊണ്ട് അതിന് അവരുടെ ബുദ്ധിക്ക് സ്ഥിരതയില്ല. വിഷയങ്ങളിൽ നിന്നും വിഷയങ്ങളിലേക്ക് മാറി മാറി ബുദ്ധി ചിന്തിക്കുന്നു, അതിനനുസരിച്ച് ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നു, വിഷയത്തിനനുസരിച്ച് ബുദ്ധി മാറിക്കൊണ്ടിരിക്കുന്നു. അസ്ഥിരതയാണ്. ഇവിടെ അങ്ങനെയല്ല, സ്ഥിരത കർമ്മയോഗിക്ക് മാത്രമേ ബുദ്ധിക്ക് സ്ഥിരതയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്, പ്രമാണജനിത വിവേക ബുദ്ധിരഹിതാന. ഇവിടെ ഏകമായ തത്വത്തെ ബോധിപ്പിക്കുന്നു എപ്പോഴും. അതുകൊണ്ട് അവന്റെ ബുദ്ധിക്ക് മറ്റു വിഷയമില്ല, തത്വമല്ലാതെ വരെ വിഷയമില്ല. മറ്റിടത്ത് അങ്ങനെയല്ല, അനേകങ്ങളായ വിഷയങ്ങളെ ബോധിപ്പിക്കുന്നു. അപ്പോൾ വിഷയങ്ങൾക്കനുസരിച്ച് ബുദ്ധി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് രണ്ടു കൂട്ടം തമ്മിലുള്ള വ്യത്യാസം. ഒരു സാധകൻ കരുതുന്ന എന്താണ്? താനൊരു ലൗകികനിൽ നിന്നും വ്യത്യസ്തനാണ് എന്ന് കരുതണമെങ്കിൽ എന്ത് വേണം? അങ്ങനെ കരുതാറുണ്ട്. നമ്മൾ പറയും അവർ ലൗകികന്മാർ, താൻ ലൗകികനല്ല എന്ന് പറയും. അങ്ങനെ വ്യത്യാസം വരണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന നിശ്ചയാത്മികമായ ബുദ്ധി അവനുണ്ടായിരിക്കും. എന്നാൽ ഒരുവന് നമുക്ക് ഒരു ആധ്യാത്മിക ജീവിയെന്നും ലൗകികനെന്നും പറഞ്ഞ് നമുക്ക് വേർതിരിക്കാൻ പറ്റും. എവിടെയെങ്കിലും അങ്ങനെ സ്ഥിരമായ നിശ്ചയാത്മികമായ ബുദ്ധി, ബുദ്ധി ഒരിക്കലും വിഷയത്തെ സ്ഥിരപ്പെടുത്താൻ നോക്കില്ല, കാരണം വിഷയം അനന്തമാണ്. പിന്നെ ബുദ്ധി എവിടെയാ സ്ഥിരപ്പെടുത്തുന്നത്? ഈശ്വരനെ സ്ഥിരപ്പെടുത്താൻ പറ്റും. അപ്പൊ ഈശ്വരോന്മുഖമായിരിക്കുന്ന ഒരു ബുദ്ധിക്ക് സ്ഥിരത കാണും. അതാണ് ഈശ്വര ബോധമുള്ളവന് കർമ്മയോഗം പറ്റുമെന്ന് പറയുന്നത്. നമ്മൾ പറയുള്ളൂ സത്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർ കർമ്മയോഗികളാണ്, അവർക്കാകാൻ പറ്റത്തില്ല കർമ്മയോഗം. എന്തുകൊണ്ട്? അവരുടെ ബുദ്ധിക്ക് സ്ഥിരത കാണത്തില്ല. സൽക്കർമ്മം ചെയ്യുമ്പോൾ ബുദ്ധി കർമ്മത്തിനനുസരിച്ചാണ്, കാരണം കർമ്മങ്ങൾ അനേകമാണ്. ഏകാഗ്രതയ്ക്ക് അവിടെ വിഷയമില്ല, അതുകൊണ്ട് കർമ്മങ്ങൾ വലുതായതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി നല്ലതായിരിക്കും. ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് പുണ്യ ഫലം ഉണ്ടാകും, പക്ഷെ ബുദ്ധി ഏകാഗ്രമാകത്തില്ല, കാരണം വിഷയത്തിനനുസരിച്ച് ബുദ്ധി മാറിക്കൊണ്ടിരിക്കും. ഇവിടെ അങ്ങനെയല്ല, കർമ്മയോഗയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വിഷയം ഒന്നേ ഉള്ളൂ, ഈശ്വരസ്മരണയാണ്, ഈശ്വരസ്മരണമാണ് അയാളുടെ ബുദ്ധി. അപ്പോൾ അത് ഏകമായിരിക്കും. അപ്പോൾ കർമ്മയോഗത്തിന്റെ തത്വങ്ങളിലായിരിക്കും അയാൾ അനുസ്മരിക്കുന്നത്. ആ തത്വങ്ങളെ അനുസ്മരിച്ചുകൊണ്ടാണ് അയാൾ കർമ്മത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവിടെ ബുദ്ധിക്ക് മാറ്റം വരുന്നില്ല. ചെയ്യുന്ന കർമ്മങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ പോലും അയാളുടെ അടിസ്ഥാന ധാരണകൾക്ക് മാറ്റം വരുന്നില്ല. അതുകൊണ്ടത് വ്യവസായാത്മിക ബുദ്ധി, നിശ്ചയാത്മികയായ ബുദ്ധി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു കർമ്മയോഗിയെ നമുക്കെങ്ങനെ തിരിച്ചറിയാം? കർമ്മയോഗിയുടെ ലക്ഷണം എന്താണ്? സ്ഥിതപ്രജ്ഞ ലക്ഷണം പോലെ തന്നെ കർമ്മയോഗിയെ കുറിച്ചും പറയുന്നു. ഒരുവൻ കർമ്മയോഗമാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ അയാളുടെ മനസ്സ് വ്യവസായാത്മികമായിരിക്കും, നിശ്ചലമായിരിക്കും മനസ്സ്, നിശ്ചയാത്മികമായിരിക്കും. ഈ പറയുന്ന സമത്വം, യോഗവിച്ഛതി, സമബുദ്ധിയായിരിക്കും എന്ന് പറയുമ്പോൾ രാഗദ്വേഷങ്ങളോ സുഖദുഃഖങ്ങളോ ഒരു ലൗകികനെ ബാധിക്കുന്നത് പോലെ ബാധിക്കത്തില്ല. അതാണ് കർമ്മയോഗം കൊണ്ടുള്ള പ്രയോജനം. ഒരു ലൗകികനെ എങ്ങനെയാണോ രാഗദ്വേഷങ്ങളും സുഖദുഃഖങ്ങളും ബാധിക്കുന്നത്, അതിനവൻ കീഴ്പ്പെട്ടു പോകുന്നത്, അതുപോലെ ഒരു കർമ്മയോഗിയുടെ മനസ്സ് കീഴ്പ്പെടത്തില്ല. അവൻ കർമ്മയോഗിയാണ്. മനസ്സിന് നല്ല ദൃഢതയും മനസ്സിന് നല്ല സമത്വം, അതായത് ശാന്തിയും ഉണ്ടായിരിക്കും. അതാണ് കർമ്മയോഗിയുടെ ലക്ഷണം. മനസ്സ് അസ്വസ്ഥമാവുന്നുണ്ടെങ്കിൽ അയാൾ കർമ്മയോഗത്തിൽ എത്തിയിട്ടില്ല, കർമ്മയോഗത്തെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു മണിക്കൂർ കർമ്മയോഗം, ബാക്കിയുള്ള സമയം വേറെ യോഗം, അങ്ങനെയില്ല. നമ്മളങ്ങനെ പറയുന്നു. ഒരു മണിക്കൂർ നമുക്ക് കർമ്മയോഗം ചെയ്യാം, അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കാൻ പോകാം. ഈ ഭക്ഷണം കഴിക്കുന്ന കർമ്മയോഗമല്ല. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഒരു മണിക്കൂർ, അരമണിക്കൂർ കർമ്മയോഗമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയുന്നുണ്ടോ, ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ ഗുണാഗുണേഷു വർത്തന്ത. സർവപ്രവർത്തനങ്ങൾ, അയാളുടെ ശരീരത്തിന്റെ സഹജമായ പ്രവർത്തനങ്ങൾ പോലും അയാളെ സംബന്ധിച്ച് കർമ്മയോഗമാണ്. അതാണ് സാധാരണ നമ്മൾ കർമ്മയോഗത്തെയും കൃത്രിമമാക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ കുറച്ച് സമയം മാത്രം കർമ്മയോഗത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു, ബാക്കിയുള്ള സമയം ചെയ്യുന്നതെന്ന് അതിനൊന്നും യോഗമില്ല. അതല്ല കർമ്മയോഗം എന്ന് പറയുന്നത്. അതിവിടെ വിശദമായ ചർച്ച ചെയ്യും അടുത്തു വരുന്ന ചില ശ്ലോകങ്ങളിൽ. സർവപ്രവൃത്തികളും കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം കർമ്മയോഗമാണ്. അല്ല, കർമ്മയോഗം ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് മണിയടിക്കുമ്പോൾ കർമ്മയോഗം, അടുത്ത മണി ഈ വേറെ യോഗം, അങ്ങനെയില്ല. ചില ആശ്രമങ്ങൾ അങ്ങനെയുണ്ട്, 10 മണി വരെ 11 മണി വരെ കർമ്മയോഗം, ബാക്കിയുള്ള സമയം എന്ത് യോഗമാണ്? അതല്ല. ശരീരത്തിന്റെ എല്ലാ പ്രവൃത്തികളും, സൂക്ഷ്മമായ പ്രവൃത്തികൾ പോലും നടക്കുമ്പോഴും കർമ്മയോഗിയുടെ മനസ്സിന് മാറ്റമില്ല. വ്യവസായാത്മിക ബുദ്ധി അതാണ്. പിന്നെ ബോധപൂർവം ചെയ്യുന്ന കർമ്മങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന കർമ്മയോഗം. അതിനെന്ത് വേണം? പ്രമാണജനിത, അതിനാണ് ഇവിടെ പ്രാധാന്യം. പ്രമാണജനിത വിവേക ബുദ്ധി. കർമ്മയോഗത്തെ സംബന്ധിച്ച് എപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണോ, കർമ്മമല്ല നഷ്ടപ്പെടുന്നത്, കർമ്മം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കർമ്മയോഗത്തെക്കുറിച്ചുള്ള ഈ വിവേക ബുദ്ധി, കർമ്മയോഗത്തെക്കുറിച്ചുള്ള ധാരണ, അതാണില്ലാത്ത കർമ്മയോഗിക്ക്. ധാരണ പെശകാണുള്ളത്. അതുകൊണ്ടാണ് കർമ്മയോഗത്തെക്കുറിച്ച് നമുക്ക് പലതരത്തിൽ സംശയം വരുന്നത്. കർമ്മയോഗം അനുഷ്ഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് കർമ്മയോഗത്തെക്കുറിച്ച് സംശയമില്ല. കാരണം അവിടെ ഏക ബുദ്ധിയാണ്, ഉൾപ്പെടെ വ്യവസായാത്മിക ബുദ്ധിയാണ്. ഏകമായ ബുദ്ധിയാണ്. അത് പിന്നെ സംശയിക്കാൻ വരുന്നില്ല. പല ബുദ്ധികളുടെടുത്താണ് സംശയം വരുന്നത്, അതങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന്. ഇവിടെ ഏകബുദ്ധിയാണ്. ഏകബുദ്ധിയായുള്ള അയാളുടെ മനസ്സിൽ സംശയം വരുന്നില്ല. അപ്പോൾ കർമ്മയോഗിയുടെ മനസ്സിലൊരിക്കലും കർമ്മയോഗത്തെക്കുറിച്ചുള്ള ഒരു സംശയവും വരുന്നില്ല. കർമ്മയോഗത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കർമ്മയോഗി ആയിട്ടില്ല. കർമ്മയോഗിയാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ്, കർമ്മയോഗിയാകാൻ പോവുകയാണ്. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞല്ലോ, അതിന്റെ ഏറ്റവും വലിയ അടയാളം ഇതാണ്, വ്യവസായാത്മിക ബുദ്ധി, നിശ്ചയാത്മികമായ ബുദ്ധി. കർമ്മയോഗത്തെക്കുറിച്ച് യാതൊരു സംശയവും വരുന്നു, ഏകബുദ്ധിയിൽ നിൽക്കുന്നു, അസദാ ഏകബുദ്ധിയിൽ തന്നെ നിൽക്കുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം ശ്വാസോച്ഛ്വാസം പോലും കർമ്മമാണ്. അതിനെ സംബന്ധിച്ചും അയാളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ, ഈ വിവേകബുദ്ധിയുണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം. ആ വിവേകബുദ്ധിയിൽ നിന്നുകൊണ്ട് ആ വിവേകബുദ്ധിയുടെ പലതരത്തിൽ വിശദീകരിക്കുന്നു. അത് മുഖ്യമായ രീതിയിലാണ് പറയുന്നത്. യോഗ കർമ്മസുഖവശനം സമത്വം യോഗ ഉച്ചതി എന്നെല്ലാം പറയുന്നതിന്റെ പ്രധാനാംശങ്ങളെ കുറിച്ചാണ്. അങ്ങനെ വിവേകബുദ്ധി, കർമ്മയോഗത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ ഒരുവനുണ്ടായാലേ കർമ്മയോഗാനുഷ്ഠാനം സാധ്യമാവും, അല്ലെങ്കിൽ കേവലം കർമാനുഷ്ഠാനം മാത്രം നടക്കും, അതിന് യോഗം കാണത്തില്ല. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അടുത്ത ശ്ലോകത്തിൽ നോക്കുക. കുരുനന്ദന അനയോ അർജുന, കുരുവംശത്തിൽ പിറന്നവനെ, കുരുവിന്റെ മകനെ എന്നൊക്കെ പറയാം. ഇഹ ഈ ശ്രേയോ മാർഗത്തിൽ, ഈ കർമ്മയോഗത്തിൽ വ്യവസായാത്മിക ബുദ്ധി, നിശ്ചയാത്മികയായ ബുദ്ധി ഏക ഒന്നാണ്. ഒരേ ഒരു നിശ്ചയാത്മികമായ ബുദ്ധിയാണ് കർമ്മയോഗത്തെ സംബന്ധിച്ചിടത്തോളം. അവ്യവസായന കർമ്മികളെ സംബന്ധിച്ചിടത്തോളം, കർമ്മയോഗികളല്ല കേവല കർമ്മികൾ, അനിശ്ചയ ബുദ്ധിയുള്ളവർ അവരെ സംബന്ധിച്ചിടത്തോളം ബഹുശാഖ അനേക ഭേദങ്ങളോടുകൂടിയ അനന്താഹ അനന്തങ്ങളായ ബുദ്ധയഹ അറിവുകളാണുള്ളത്. എന്നുവെച്ചാൽ നാനാ കർമ്മങ്ങളെക്കുറിച്ചുള്ള കാമനയോടുകൂടിയ അറിവുകളാണ് അവർക്കുള്ളത്. അതിനനുസരിച്ച് അവരുടെ ബുദ്ധി ചേറിപ്പോകുന്നു, പല പല കർമ്മങ്ങളിലേക്ക് പോയി ബുദ്ധി നാനാതരത്തിൽ പോകുന്നു. ഇവിടെ അങ്ങനെയല്ല, ഏത് കർമ്മത്തിലായാലും ഒരേ ബുദ്ധി നിലനിൽക്കുന്നു. ഒരു നിശ്ചയം എന്ന് പറയുന്ന അതാണ്. ഏക എന്ന് പറയുന്നതിനും പ്രത്യേകതയുണ്ട്. കാരണം കർമ്മിയുടെ മനസ്സിനും നിശ്ചയം കാണും. അയാൾ ഏത് പ്രവൃത്തി ചെയ്യുന്നു ആ പ്രവൃത്തിയിൽ അയാളുടെ മനസ്സിന് ഏകാഗ്രത കാണും, ആ പ്രവൃത്തിയിൽ അയാൾക്ക് നിശ്ചയം കാണും. പക്ഷെ അതുകൂടെ പോകണം, ഏത് പ്രവൃത്തിയിലും ഒരു നിശ്ചയം കാണും. കർമ്മയോഗത്തെക്കുറിച്ചുള്ള വിവേകം അതാണ് ഏത് ബുദ്ധിയിലും വരേണ്ട ഒരേ നിശ്ചയം. ഇവിടെ പറഞ്ഞല്ലോ വിവേക ബുദ്ധി ഏകമായ നിശ്ചയം. ഇപ്പറയുന്ന കർമ്മിക്കുമുണ്ട് നിശ്ചയം, നിശ്ചയാത്മകമായ ബുദ്ധി ആർക്കും ഉണ്ടാവാം, നിശ്ചയം ആരുടെ മനസ്സിലും ഉണ്ടാവാം. പക്ഷെ ആ നിശ്ചയങ്ങൾ അവിടെ പലതായിരിക്കും, കർമ്മത്തിനനുസരിച്ച് ആ നിശ്ചയങ്ങൾ മാറിക്കൊണ്ടിരിക്കും. കർമ്മയോഗിയെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഏത് കർമ്മം ചെയ്തു കഴിഞ്ഞാലും അയാളുടെ മനസ്സിൽ ഒരു ബുദ്ധി, വിവേക ബുദ്ധി ഒന്നായിരിക്കും. ഈശ്വരാർപ്പണ ബുദ്ധി, അഹന്തയെ ത്യജിക്കുന്നതിനുള്ള ബുദ്ധി, മമതയെ ത്യജിക്കുന്നതിനുള്ള ബുദ്ധി, ആത്മാവിന്റെ നിസ്സംഗതയെക്കുറിച്ച് ബുദ്ധി, ഏകരൂപത്തിലുള്ള ബുദ്ധി, അതാണ് പറയുന്നത്. ആത്മസ്വരൂപത്തെക്കുറിച്ചുള്ള അയാളുടെ ബുദ്ധി, ഇങ്ങനെ അവിടെ തന്നെ എന്തായിരിക്കും, ബുദ്ധി ഏകമായിരിക്കും. അതിന് ഒരു കർമ്മത്തിനും മാറ്റമുണ്ട്. മറ്റിടത്ത് അങ്ങനെ ഏക രൂപത്തിലുള്ള ഒരു ബുദ്ധിയില്ല, കാമനയ്ക്കനുസരിച്ച് കർമ്മങ്ങൾക്കനുസരിച്ച് പല പല കർമ്മങ്ങളിലേക്ക് മനസ്സ് പോകുന്നു. അതാണ് ഇവിടെ വിശദീകരിച്ചത്. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരു നന്ദന ബഹുശാഖാഹ്യനന്ദാശ്ച ബുദ്ധയോ വ്യവസായിനാം. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യവിപശ്ചിതഃ വേദവാദരതാഃ പാർത്ഥാ നാന്യദസ്തി ഇതി വാദിനഃ. ഇനി വരുന്ന മൂന്ന് ശ്ലോകങ്ങളും ഒരേ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. യേഷാം വ്യവസായാത്മിക ബുദ്ധി നാസ്തി തേ, ആർക്കാണോ നിശ്ചയാത്മികമായ ബുദ്ധിയില്ലാത്തത് അവരെ കുറിച്ച് അടുത്ത് പറയുന്നു. യാം ഇമാം വക്ഷിമാണാം പുഷ്പിതാം പുഷ്പിതഗുച്ഛൈവ ശോഭമാനാം ശ്രൂയമാണ രമണീയാം വാചാം വാക്യലക്ഷണാം പ്രവദന്തി. യാം വാചം എന്നാണ്. വാക് എന്ന് പറയുന്ന ശബ്ദം സ്ത്രീലിംഗ ശബ്ദമാണ്. അതുകൊണ്ടാണ് എന്നെ വിശേഷിപ്പിക്കുന്നതിന് യാം എന്ന് പറഞ്ഞിരിക്കുന്നത്. യാം ഇമാം പുഷ്പിതാം വാചം, അതെല്ലാം വാക്കിനെ വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെയുള്ള വാക്ക് യാം ഇമാം? ഇനി പറയാൻ പോകുന്ന പക്ഷിമാണ് പുഷ്പിതമായ വാക്ക് എന്ന് പറയുന്നു. വാക്കിനെ വിശേഷിപ്പിക്കുകയാണ്. ഇത് പ്രധാനമായി പറയുന്നത് എന്താണ്? കാമനയോടുകൂടിയ കർമ്മങ്ങളെക്കുറിച്ച് പറയുന്ന വാക്ക്. വേദത്തെക്കുറിച്ച് പറയുമ്പോൾ വേദത്തിന്റെ കർമ്മകാണ്ഡം, ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിൽ മനുഷ്യന് പ്രലോഭനം കൊടുക്കുന്ന കർമ്മങ്ങളെല്ലാം ലൗകിക കർമ്മങ്ങൾ. പക്ഷിമാണാം പുഷ്പിതാം, പുഷ്പിതമായ പുഷ്പിതവൃക്ഷൈവ ശോഭമാനാം. വാക്കിന് പുഷ്പിതമെന്ന് ഒരു വിശേഷണം കൊടുത്തതിന് പുഷ്പിതമായ വൃക്ഷം എങ്ങനെയാണോ മനോഹരമായിരിക്കുന്നു കാണുന്നതിന്, അതുപോലെ ഫലത്തെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ഫലത്തിൽ മനുഷ്യന്റെ മനസ്സിനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ഒരുപാട് കർമ്മങ്ങൾ പറയുന്നുണ്ട് വേദത്തിനും മറ്റും ലോകത്തിനും. ശോഭമാനാം, അത് കാണുന്നതിന് എങ്ങനെയാണോ പുഷ്പിതമായ വൃക്ഷം മനോഹരമായിരിക്കുന്നത്, അതുപോലെ ശ്രൂയമാണ് രമണീയം, കേൾക്കുന്നതിന് വളരെ രസമുള്ളതാണ്. കർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പ്രലോഭനങ്ങളാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഈ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇഹലോകത്തിനാണെങ്കിൽ സമ്പത്തുണ്ടാവും, പുത്രനുണ്ടാകും, പരലോകത്തിനാണെങ്കിൽ സ്വർഗാദി സുഖങ്ങളുണ്ടാകും, അവിടെ പരമാനന്ദമാണ്. ഇങ്ങനെ ശ്രൂയമാണ് രമണീയം, കേൾക്കുന്നത് കേൾവി രമിപ്പിക്കുന്നതാണ്, കേൾക്കുന്നതിൽ വളരെ ആനന്ദം ഉണ്ടാകുന്നതായ വാചം വാക്യലക്ഷണ വാക്യങ്ങൾ പറയുന്നുണ്ട്. പർവ്വതന്തി അങ്ങനെ പറയുന്നുണ്ട്. മനസ്സിന് പ്രലോഭനങ്ങൾ കൊടുത്തിട്ട് പ്രവൃത്തിയിലേക്ക് പ്രേരിപ്പിക്കുന്ന വാക്യങ്ങൾ. ഇവിടെ നമ്മളൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരിക്കലും കർമ്മങ്ങളെ നിഷേധിക്കുന്നില്ല. ഈ കർമ്മങ്ങളോടനുബന്ധിച്ച് വരുന്ന പ്രലോഭനങ്ങൾ, അതിനെയാണ് ഇവിടെ നിഷേധിക്കുന്നത്. കർമ്മം സമചിത്തതയോടുകൂടി ചെയ്യാനാണ് ഇത് പറയുന്നത്. ആ പ്രലോഭനങ്ങളെ ഒഴിവാക്കി നിർത്താനേ പറയുന്നു. എന്തുകൊണ്ട്? ആ പ്രലോഭനങ്ങൾ മനസ്സിന്റെ ശാന്തിയെ നശിപ്പിക്കും. സമചിത്തതയോടുകൂടി കർമ്മം ചെയ്യുന്നു. കർമ്മത്തെ നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കും, ലോകം എന്ന് പറയുന്നത് തന്നെ മനുഷ്യരെല്ലാം കർമ്മ മാർഗങ്ങളിൽ മുഴുകിയാണ് നിൽക്കുന്നത്. ലോകം തന്നെ കർമ്മത്തിനനുസരിച്ചാണ് ലോകത്തിന്റെ മുന്നോട്ടുള്ള പോക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പുരോഗതി. അപ്പൊ മനുഷ്യനെ ഇത്തരം കർമ്മങ്ങളിൽ നിന്നെല്ലാം പ്രേരിപ്പിക്കുകയാണെങ്കിൽ, കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണെങ്കിൽ, കർമ്മപ്രേരണ നശിപ്പിക്കുകയാണെങ്കിൽ, ലോകം തന്നെ അധപ്പതിക്കത്തില്ലേ, അങ്ങനെ എഴുതിയിരിക്കും. ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് കർമ്മത്തിൽ നിന്ന് മനുഷ്യനെ ഒരിക്കലും പിന്തിരിപ്പിക്കുന്നില്ല, അതാണ് മുഖ്യമായ താല്പര്യം. കർമ്മം തന്നെയാണ് മുഖ്യമായ താല്പര്യം. പക്ഷെ ആ കർമ്മത്തിനോട് ചേർന്ന് മനുഷ്യന്റെ മനസ്സിൽ വരുന്ന പ്രലോഭനമാണ് മനുഷ്യന്റെ മനസ്സിന്റെ സമചിത്തതയെ നശിപ്പിക്കുന്നു. ആ പ്രലോഭനങ്ങൾ അതിനെ ഒഴിവാക്കാനാണ് പറയുന്നത്. എന്നിട്ട് കർമ്മം ചെയ്യുക, അതായത് കർമ്മം ശാന്തമായി ചെയ്യാൻ അവകാശപ്പെടുകയാണ്, ആവശ്യപ്പെടുകയാണ്, സമാധാനമായിട്ട് കർമ്മം ചെയ്യുക. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കർമ്മം ചെയ്യുന്നതിന് അവന് ആവേശമുണ്ട്, കർമ്മത്തിലേക്ക് ഇറങ്ങുന്നു, പ്രവർത്തിക്കുന്നു. അപ്പോൾ കർമ്മത്തിൽ ഇറങ്ങുമ്പോൾ അവന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു, അവന്റെ ശാന്തി നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ അത് നഷ്ടപ്പെടുത്തരുതെന്നേ ഇവിടെ പറയുന്നത്. അല്ലാതെ കർമ്മത്തിൽ നിന്ന് മനുഷ്യനെ ആധ്യാത്മിക ശാസ്ത്രം പിന്തിരിപ്പിക്കുന്നില്ല, പിന്തിരിപ്പിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. കാരണം കർമ്മം തന്നെ അതിന്റെ സമയം വരുമ്പോൾ അത് പിന്തിരിഞ്ഞ് പൊക്കോളും, അതിനൊന്നും അവനെ പിന്തിരിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞത് ശ്രൂയമാണ് രമണീയം, അതിനാണ് പ്രാധാന്യം. പ്രലോഭനങ്ങൾ വരുന്നു കർമ്മത്തോടനുബന്ധിച്ച്. ആ പ്രലോഭനങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യന് എപ്പോഴും ഇച്ഛാഭംഗത്തെ ഉണ്ടാകുന്നതാണ്, മനുഷ്യന്റെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകുന്നതാണ്, രാഗദ്വേഷങ്ങൾ ഉണ്ടാകുന്നതാണ്. ആ ഭാഗത്തെ ശുദ്ധീകരിക്കാനാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇത് വേദകാലത്തെ തുടങ്ങിയതാണ്, വേദത്തിലേ ഉണ്ട്. അവിടെയും പറഞ്ഞു ഈ സ്വർഗം, നിനക്ക് സ്വർഗം കിട്ടും ഇന്നത് എന്ന് പറഞ്ഞവിടെ പ്രലോഭിപ്പിക്കുകയാണ്. ഇതാരാ ഇത് പറയുന്നത്? അവിപശ്ചിത അല്പമേധസഹ, അല്പബുദ്ധിയുള്ളവർ എന്ന് വെച്ചാൽ എന്താണ്? അവിവേകിനഹ, അവിവേകികളെന്നർത്ഥം. അതിനിവിടെ മുഖ്യമായി പറയുന്ന ആരാണ്? അത് നമ്മൾ ചർച്ച തുടങ്ങുമ്പോഴേ പറഞ്ഞു. കർമ്മം എന്ന് പറയുമ്പോൾ അവിടെ മുഖ്യമായി ആദ്യം പോകുന്നത് വേദങ്ങളിലേക്കാണ്, പിന്നെ സാധാരണ കർമ്മത്തിലേക്ക് വരുന്നുള്ളൂ. നമുക്കതൊട്ട് പരിചയമില്ലെങ്കിൽ അതാണ് ഇവിടെ പറയുന്നത് വേദവാദരത. വേദവാദരതന്മാർ, വേദവാദികൾ, വേദത്തിലെ കർമ്മങ്ങളെ കുറിച്ച് പറയുന്നവർ, അവരെയാണ് ഇവിടെ ആദ്യം പരാമർശിക്കുന്നത്. ബഹു അർത്ഥവാദ ഫല സാധന പ്രകാശകേഷു വേദവാക്യേഷു രഥാഹ, വ്യക്തമായി പറയുകയാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ ഉടൻ അവിടെ എത്തും. അതുകൊണ്ടാണ് ആചാര്യസ്വാമികളും കർമ്മം എന്ന് പറയുമ്പോൾ ഉടൻ വൈദിക കർമ്മങ്ങളിലേക്ക് പോകുന്നു. ബഹു അർത്ഥവാദം, വളരെ സ്തുതിപരമായിട്ടുള്ള സ്തുതിയും നിന്ദും രണ്ടും അർത്ഥവാദമാണ്, നിന്ദയും. അപ്പൊ ഇവിടെ കാമ്യകർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്തുതിപരമായ വാക്യങ്ങൾ, ഫലം, ഫലത്തെക്കുറിച്ച് പറയുന്നു, സ്വർഗാദി ഫലങ്ങളെക്കുറിച്ച് പറയുന്നു, സാധനം ജ്യോതിഷ്ഠോമാദി യാഗങ്ങളെക്കുറിച്ച് പറയുന്നു. ഇവയെ പ്രകാശകേഷു, ഇവയെല്ലാം പ്രകാശിപ്പിക്കുന്ന വേദവാക്യേഷരതാഹ, വേദവാക്യങ്ങൾ രമിക്കുന്നവരുണ്ട് കർമ്മകാണ്ഡിൽ. ഹേ പാർത്ഥാലയോ, അവരെന്താണ് പറയുന്നത്? നാന്യ സ്വർഗപ്രാപ്തിയാദി ഫലസാധനേഭ്യ കർമ്മഭ്യോ അസ്ഥിത്യവും വാദിനോ വദനശീതാഹ. നാന്യത് അസ്ഥീതി വാദിന, സ്വർഗപ്രാപ്തിയാദി, സ്വർഗപ്രാപ്തി തുടങ്ങിയ ഫലം, അതിന്റെ സാധനമാകുന്ന കർമ്മങ്ങൾ, യാഗാദി കർമ്മങ്ങൾ, ഇതിനപ്പുറം നാസ്തി ഇത്യേവം വാദിന എന്ന് പറയുന്നവർ, വദനശീലാഹ വാദിക്കുന്നവർ എന്ന് പറയുന്നവർ, വാദിക്കാന്ന് വെച്ചാൽ ഇവിടെ പറയുക എന്നാണ്. കർമ്മകാണ്ഡത്തിൽ നിഷ്ഠയുള്ളവർ, അവർ പറയുന്നത് വേദം മുഴുവൻ കർമ്മങ്ങളെ കുറിച്ച് പറയുകയാണ്. ഇന്നുണ്ട് അങ്ങനെയുള്ള വൈദികന്മാർ, അഹം ബ്രഹ്മാസ്മി തത്വമസ്മി, അതെല്ലാം വെറും അർത്ഥവാദങ്ങളാണ്. അവരതിനെയാണ് അർത്ഥവാദമായിട്ടെടുക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, അതിലൊന്നും കഴമ്പില്ല. യോഗാദി കർമ്മങ്ങളാണ് വേദത്തിൽ പറയുന്നത്, അത് ചെയ്യുക, അതാണ് പുരുഷാർത്ഥം. ഇങ്ങനെ പറയുന്നവർ. ലോകത്തിലും അങ്ങനെ, ലോകത്തിനും മനുഷ്യനെ കർമ്മത്തിൽ പ്രേരിപ്പിക്കുന്നത് അത് പ്രലോഭനങ്ങൾ കൊടുത്തിട്ടാണ്, അതിൽ കാമനയെ ഉണ്ടാക്കിയിട്ടാണ്. ഈ പറയുന്ന കർമ്മയോഗ ബുദ്ധി ഉണ്ടാക്കിയിട്ടില്ല, കർമ്മത്തിൽ പ്രേരിപ്പിക്കുന്നു. ഇതെ പ്രേരിപ്പിക്കുന്ന കർമ്മത്തിലേക്ക് എങ്ങനെയാണ്? കർമ്മയോഗ ബുദ്ധിയിലൂടെയാണ് പ്രേരിപ്പിക്കുന്നത്. കർമ്മം ചെയ്യാം, അത് ചെയ്യണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ അത് നിശ്ചയാത്മികമായ യോഗബുദ്ധിയിലൂടെ പ്രവൃത്തികൾ ചെയ്യുക. ഇവിടെ തിരിച്ച് വേദത്തിൽ ഇങ്ങനെ പറയുന്ന ഒരു ഭാഗമുണ്ട്, ലോകത്തിൽ നിന്നും അങ്ങനെ പറയുന്നുണ്ട്. അതിന്റെ ഫലം എന്താണ്? മനുഷ്യന്റെ മനഃശാന്തി നഷ്ടപ്പെടുക. കാരണം കർമ്മവും ഫലവും തമ്മിൽ ഒരിക്കലും നിശ്ചിതമായൊരു ബന്ധമില്ല. നിശ്ചിതമായൊരു ബന്ധം, അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചുള്ള ഒരു ബന്ധമില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? കർമ്മം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഫലം കിട്ടുകയോ കിട്ടാതെ വരികയോ ചെയ്യാം. കിട്ടുമ്പോൾ സന്തോഷിക്കും, കിട്ടാതെ വരുമ്പോൾ ദുഃഖിക്കും, മനസ്സ് അസ്വസ്ഥമാകും. കാരണം എന്തുകൊണ്ട്? ആ കർമ്മത്തിന് കാമന പ്രേരകമായതുകൊണ്ടാണ്. അപ്പൊ അവിടെ സമത്വമാണ് ഗീത കർമ്മയോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത്, മനസ്സിന്റെ സമത്വം, മനസ്സിന്റെ ശാന്തി. അതുകൊണ്ട് ഈ അവിവേകികൾ പ്രേരിപ്പിക്കുന്ന കർമ്മത്തിലേക്ക് പ്രവേശിക്കരുത്, അതാണ് ഇവിടെ അർജുനനോട് പറയുന്നത് ഈ ശ്ലോകം. പിന്നെ അടുത്ത് വരുന്ന ശ്ലോകങ്ങളുമായിട്ട് ബന്ധമുണ്ട്, എന്നാലും ഇത് പൂർണ്ണമാണ്. പാർത്ഥ ശ്ലോകത്തിൽ അല്ലയോ അർജുന, അന്യത് ഈ കാമ്യകർമ്മങ്ങളല്ലാതെ മറ്റൊന്നും ന അസ്ഥീരിവാദിന ഇല്ല എന്ന് പറയുന്നവർ ഇവിടെ മുഖ്യമായിട്ടും വൈദികന്മാരെയാണ്. അവിപശ്ചിത അവിവേകികൾ, വിപശ്ചിത് എന്ന് വെച്ചാൽ വിവേകി എന്നാണ് അർത്ഥം, ബുദ്ധിമാൻ എന്നൊക്കെയാണ് അർത്ഥം, വിപശ്ചിത് പണ്ഡിതൻ എന്നൊക്കെ അർത്ഥമാണ്. അവിപശ്ചിത അതിന്റെ ബഹുവചനമാണ്. അവിവേകികൾ ആരാണവര്? വേദവാതരതാഹ, വേദ വാക്യങ്ങളിൽ രമിക്കുന്നവർ, കർമ്മകാണ്ഡത്തിൽ രമിക്കുന്നവർ. അവർ യാം ഇമാം പുഷ്പിതാം വാചം പ്രവദന്തി, ആരാണോ അങ്ങനെ പറയുന്നവർ, അവരെന്ത് പറയുന്നു? ഇമാം പുഷ്പിതാം വാചം, പുഷ്പിതം എന്ന് പറഞ്ഞാൽ വാക്കിന്റെ വിശേഷണമാണ്, കേൾക്കാൻ ഇമ്പമുള്ള എന്നർത്ഥം. വാചം പ്രവദന്തി, വാക്കുകളെ പറയുന്നു. കേൾക്കുന്നതിനുള്ള സുഖം എന്താണ്? അവിടെ വലിയ വലിയ ഫലങ്ങളെക്കുറിച്ച് പറയും, സ്വർഗാദി ഫലങ്ങളെക്കുറിച്ച് പറയുന്നു. അതുകൊണ്ട് അത് കേൾക്കുന്നതിന് ഇമ്പമുള്ളതാണ്, തുടർന്നു വരുന്നതിനോടുകൂടി അത് ചെയ്യും. അവർക്കൊരിക്കലും മനസ്സിന് ഏകാഗ്രത ഉണ്ടാകത്തില്ല, മനസ്സിന് ശാന്തി ഉണ്ടാകത്തില്ല, അവരുടെ മനസ്സിന് നിശ്ചയാത്മികമായ ബുദ്ധി ഉണ്ടാകത്തില്ല എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ആരാണോ ഈ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നത് അവർക്കൊരിക്കലും മനഃശാന്തി ഉണ്ടാകത്തില്ല എന്നടുത്ത് പറഞ്ഞ് അവസാനിപ്പിക്കും. അടുത്ത ശ്ലോകങ്ങളോടുകൂടി അത് ചേർന്ന് വരുന്നതാണ്, അതുകൊണ്ടാണ് അത് ഒരുമിച്ച് കൊടുത്തിരിക്കുന്നത്. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യവിപശ്ചിതഃ വേദവാദരതാഃ പാർത്ഥാ നാന്യദസ്തീതി വാദിനഃ കാമാത്മാനഃ സ്വർഗപരാ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുളാം ഭോഗൈശ്വര്യഗതിം പ്രതി. ഒന്ന് ശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.